ബ്രഹ്മാത്മാർവാന്തര തം മേ വ്യജക്ഷേതി ആത്മസർവാന്തര കഥമോ യാജ്ഞവ്യസർവാന്തരോ യോ അശ്നയാ പിപാസേ ശോകം മോഹം ജരാം മൃത്യും അപ്യേതി ഏതം വേതമാത്മാനം വിദിത്വാ ബ്രാഹ്മണാഃ പുത്രേഷനായസ്ഥ പിതേഷനായസ്ഥ ലോകേഷനായസ്ഥ വിത്ഥായ അഥ ഇച്ഛാജരിം ചരന്തി യഹേവ പുത്രേഷണ സ വിത്തേഷണ യാ വിത്തേഷണ സ ലോകേഷണ ഉഭേ ഹീദേയേഷനേ ഏവ ഭവതഃ തസ്മാത് ബ്രാഹ്മണ പാണ്ഡിത്യം നിർവിദ്യ ബാല്യേന തിഷ്ഠാസേത് ബാല്യം ച പാണ്ഡിത്യം ച നിർവിദ്യ അധ മുനിഃ അമൗനം ച മൗനം ച നിർവിദ്യ അധ ബ്രാഹ്മണ സബ്രാഹ്മണ കേന സ്യാത് യേന സ്യാത് യേന ഈദൃശി ഏവ അതോ അന്യത് ആർത്ഥം തതോഹ കഹോല കോശീതകേയ ഉപരരാമ. പരമാർത്ഥസമവഹാരകൃതോവ്യവഹാര പരമാർത്ഥകൃതസംവ്യവഹാരകൃതവ്യവഹാര വ്യവഹാരം രണ്ടു തരത്തിലുണ്ട്. അതെങ്ങനെ? ജ്ഞാനത്തെയും അജ്ഞാനത്തെയും അപേക്ഷിച്ച്. അതൊന്നും പറഞ്ഞു അസ്തിച്ച് അയം ഭേദകൃതവും മിഥ്യാവ്യവഹാരവും യേശാം ബ്രഹ്മതത്വം അന്യത്വേന വസ്തുവിദ്യത യേശാന്തി നാസ്തി. അദ്വൈതിയെ സംബന്ധിച്ച ഇവിടെ പറയുകയാണെങ്കിൽ ഈ ഭേദകൃതമായ മിഥ്യാവ്യവഹാരം പരമാർത്ഥ തത്വം വ്യവഹാരാതീതമാണ്. ഏതോ വാച്ചോ നിവർത്തന്ത് എന്നെല്ലാമാണ് അതിനെക്കുറിച്ച് പറയുന്നത്. പരമാർത്ഥത്വം അങ്ങനെ ആയിരിക്കും. ഇവിടെ ജീവവ്യവഹാരം നടക്കുന്നു. അത് തത്വജ്ഞാനിക്കായാലും ഉണ്ട്, അജ്ഞനായാലും ഉണ്ട്. പക്ഷെ രണ്ടു തമ്മിൽ വ്യത്യാസമുണ്ടെന്ന്, ഒന്ന് ജ്ഞാനത്തെ അപേക്ഷിച്ച് തത്വജ്ഞാനിയുടെ വ്യവഹാരം അദ്വൈതിയെ സംബന്ധിച്ച്. അപ്പൊ തത്വജ്ഞാനിയുടെ വ്യവഹാരം എന്തായിരിക്കും? ജ്ഞാനത്തെ ആശ്രയിച്ചുള്ള വ്യവഹാരങ്ങൾ. ജീവന നിമിത്തമായിട്ടുള്ള വ്യവഹാരവും അല്ലാതെ ശാസ്ത്രീയമായിട്ടുള്ള വ്യവഹാരങ്ങളും. ജീവന നിമിത്തമായിട്ടുള്ള വ്യവഹാരം എന്ന് പറയുമ്പോൾ അന്നപാനാദി വ്യവഹാരങ്ങളും. പിന്നെ ശാസ്ത്രീയ വ്യവഹാരം എന്ന് പറയുമ്പോൾ ശ്രവണ മനനാദി വ്യവഹാരങ്ങൾ. അല്ലെങ്കിൽ ഞാനിവിടെ ഭാഷകാരൻ പറയുന്ന ഭിക്ഷാടനാദി വ്യവഹാരങ്ങൾ, ഭിക്ഷാടനവും മറ്റും പറയുന്നുണ്ട്. അല്ലെങ്കിൽ പറയുന്നതാണ് പ്രാരബ്ധം കൊണ്ട് വന്നു ചേരുന്ന വ്യവഹാരങ്ങൾ, ശരീര പ്രാരബ്ധം അനുസരിച്ച് വരുന്ന വ്യവഹാരങ്ങൾ. അത് ജ്ഞാനത്തെ ആശ്രയിച്ചിട്ടാണ്. ഇവിടെ തത്വജ്ഞാനത്തെ ഉപേക്ഷിച്ചിട്ടല്ല, മുമ്പോ തത്വജ്ഞാനം ഇല്ലായിരുന്നു, ഇപ്പൊ തത്വജ്ഞാനമുണ്ട്. ആ തത്വജ്ഞാനത്തെ ആശ്രയിച്ച് ചെയ്യുന്നു. അപ്പോൾ അത് അജ്ഞന്റെ വ്യവഹാരത്തെക്കാളും ഭിന്നമാണ്. അത് മുഖ്യമായ ഭേദം എന്താണ് തത്വജ്ഞാനിയുടെ വ്യവഹാരത്തിൽ? ഭാഷകാരൻ ആവർത്തിച്ച് പറയുന്ന കൃതകൃത്യത തന്നെ ജ്ഞാനിയുടെ വ്യവഹാരത്തിലുള്ളത്. കൃതകൃത്യനായി വ്യവഹരിക്കുന്നു. വ്യവഹാരം എന്ന് വെച്ചാൽ പ്രവൃത്തിയോ വാക്കോ ചിന്തയോ എന്തായാലും ഒരു അജ്ഞനാണെങ്കിലോ അവൻ കൃതകൃത്യനായി വ്യവഹരിക്കാൻ പറ്റത്തില്ല. അത് പറ്റത്തില്ലല്ലോ. കാരണം അവൻ അവിടെ അഹന്തയുണ്ട്, മമതയുണ്ട്, കർത്തൃത്വമുണ്ട്, ഭോക്തൃത്വമുണ്ട്. അതുകൊണ്ട് ഇന്ന് കർമ്മം ചെയ്യണം, ഇന്ന് ഫലം ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി പ്രവർത്തിക്കുന്നു. അപ്പം അത് അജ്ഞാനത്തെ ആശ്രയിച്ചുള്ള പ്രവൃത്തികളാണ്. രണ്ടുപേരും ചെയ്യുന്ന ഒരേ പ്രവൃത്തിയായി ജീവനധാരണ നിമിത്തമായിട്ടുള്ള പ്രവൃത്തികൾ, അന്നപാനാദി വിഷയങ്ങളിലൊക്കെയുള്ള പ്രവൃത്തി രണ്ടുപേരും ഒരുപോലെ തന്നെ ചെയ്യുന്നു. തത്വജ്ഞാനി ഭക്ഷണം കഴിക്കുന്നതും അജ്ഞൻ ഭക്ഷണം കഴിക്കുന്നതും വ്യത്യാസമുണ്ട്. തത്വജ്ഞാനി ഭക്ഷണം കഴിക്കുമ്പോൾ കുറെ മന്ത്രങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷമാണ്, എന്നില്ല, അജ്ഞനും മന്ത്രം പറഞ്ഞിട്ട് കഴിക്കാം. അങ്ങനെയുള്ള വ്യത്യാസം. പക്ഷെ എല്ലാ വ്യവഹാരങ്ങളിലും തത്വജ്ഞാനിയെ സംബന്ധിച്ച് കൃതകൃത്യതയുണ്ട്. പ്രാപിക്കേണ്ടതിനെ പ്രാപിച്ചു കഴിഞ്ഞു, നേടേണ്ടതിനെ നേടിക്കഴിഞ്ഞു എന്നാണ് പരമാർത്ഥ ബോധം. അതാണ് നേടേണ്ടത്, നേടിക്കഴിഞ്ഞു. പിന്നെ ജീവനയാപനം, ജീവിതം പോവുക മുമ്പോട്ട്. അതിനു വേണ്ടിയിട്ട് എന്ത് പ്രവൃത്തിയാണ് ചെയ്യുന്നത്? അത് ചെയ്യുന്നു. അപ്പോൾ അതിനെന്ത് ചെയ്യണം? ഭക്ഷ്യദാനം പറയുന്നു, ഭിക്ഷാടനം തുടങ്ങിയ പ്രവൃത്തികളും മതി, വേറെ ഒരു പ്രവൃത്തിയും വേണ്ട. തത്വജ്ഞാനിക്കത് മതി എന്നാണ്. അവിടെ പിന്നെ മറ്റൊന്ന് നേടാനുണ്ടല്ലോ. ശരീരത്തെ നിലനിർത്തണം എന്നുള്ള ആഗ്രഹമില്ല, ധർമ്മത്തെ നിലനിർത്തണമെന്ന് ആഗ്രഹമില്ല, അധർമ്മത്തെ ഒഴിവാക്കണമെന്ന് ആഗ്രഹമില്ല, ശുഭ അശുഭ പരിത്യാഗി, രണ്ടിനെയും പരിത്യജിച്ചിരിക്കുന്നു. ശുഭത്തെയും അശുഭത്തെയും പരിത്യജിച്ചിരിക്കുന്നതാണ്. കൃതകൃത്യനായിരിക്കുന്നതുകൊണ്ട് ആ തത്വജ്ഞന്റെ മാനസിക നിലയ്ക്ക് അജ്ഞന്റെ മാനസിക നിലയിൽ നിന്ന് വ്യത്യാസമുണ്ട്. ആധ്യാത്മികവും ആദിഭൗതികവും ആദിദൈവികവുമായ ദുഃഖങ്ങളെ അജ്ഞൻ നേരിടുന്നതുപോലെയല്ല തത്വജ്ഞാനി. അവിടെയെല്ലാം തത്വജ്ഞാനിക്ക് സമചിത്തത കൈവരിക്കാൻ കഴിയുന്നു. അത് തത്വജ്ഞാനത്തിൻ്റെ ഫലമായിട്ടാണ്. അങ്ങനെ ഒന്നുണ്ടല്ലോ ജ്ഞാനമെന്ന് പറയുന്നു, അത് തത്വജ്ഞാനത്തിൻ്റെ ഫലം പറഞ്ഞാൽ അതുകൊണ്ടാകുന്ന കൃതകൃത്യതയുടെ ഫലമാണ്. അയാൾക്ക് ആശങ്കകളോ ഉത്കണ്ഠകളോ അല്ലെങ്കിൽ തത്വജ്ഞാനം കൊണ്ട് വിശേഷ പ്രയോജനമില്ലെന്ന് പറയും. ആ കൃതകൃത്യതയെ അംഗീകരിച്ചിരുന്നു. അപ്പോൾ അയാൾ സമചിത്തനായി വ്യവഹരിക്കുന്നു, അല്ലെങ്കിൽ വ്യാകുലതകളില്ലാതെ വ്യവഹരിക്കുന്നു എന്നെല്ലാം പറയാം. ഇതൊന്നും അജ്ഞനെ സംബന്ധിച്ച് നടക്കുന്നില്ല. അജ്ഞന് കൃതകൃത്യതയില്ല. അപ്പോൾ അജ്ഞൻ സുഖിയായും ദുഃഖിയായും വ്യവഹരിക്കുന്നു. ഇതാണ് രണ്ടുപേരും തമ്മിലുള്ള വ്യവഹാരം. അതാണ് ജ്ഞാനത്തിൻ്റെ ഫലവും. അല്ലെങ്കിൽ ജ്ഞാനം കൊണ്ട് എന്താ പ്രയോജനം എന്ന് ചോദിക്കാൻ കാരണം, തത്വജ്ഞാനിക്കും ശരീരം പ്രാരബ്ധം കൊണ്ട് നിലനിൽക്കുന്നു, തത്വജ്ഞാനിയിലും സുഖദുഃഖാദികളുടെ പ്രാപ്തിയുണ്ട് വരാമല്ലോ. ആദിഭൗതികവും ആധ്യാത്മികവും ആദിദൈവികവുമായ ദുഃഖത്തിൻ്റെ നിമിത്തങ്ങൾ തത്വജ്ഞാനിയെ സംബന്ധിച്ചുണ്ട്. വാദാദി കോപം കൊണ്ട് ശരീരത്തിന് വ്യാധി വരാം. ബാഹ്യമായ നിമിത്തങ്ങളുണ്ട്, ആദിദൈവിക നിമിത്തങ്ങളുണ്ട്, ഭൗതികമായ നിമിത്തങ്ങളുണ്ട്. അപ്പൊ ദുഃഖനിമിത്തം രണ്ടുപേർക്കും ഒരുപോലെയല്ല. ആണെങ്കിലും തത്വജ്ഞാനി കൃതകൃത്യനായിരിക്കുന്നതുകൊണ്ട് തത്വജ്ഞാനിയുടെ അത് സമചിത്തതയോടെ ആണ് തത്വജ്ഞാനിയുടെ വ്യവഹാരം. അതാണ് എൻ്റെ വിശേഷം. നമ്മൾ ചിതപ്രജ്ഞ ലക്ഷണത്തിൽ ചർച്ച ചെയ്തതാണ്. രാഗദ്വേഷവിയുക്തൈസ്തു വിഷയാനിന്ദ്രിയശ്ചരൻ പല ഭാഗങ്ങളിലും വന്നവിടെ ആപൂര്യമാണ് അജലപ്രതിഷ്ഠ. ഇതൊക്കെ ആ തത്വജ്ഞാനി കൃതകൃത്യനായി ചെയ്യുന്ന വ്യവഹാരത്തെ കുറിച്ചാണ്. പിന്നെ അതെന്ത് വ്യവഹാരമായിരിക്കണം ഇവിടെ ഭാഷകാരൻ പറയുന്നു, അത് ഭിക്ഷാടനാദികൾ മാത്രമാണ്. ഇനിയിപ്പം വേറെ ഒന്നുണ്ട്, ലോകസംഗ്രഹാർത്ഥമുള്ള പ്രവൃത്തികൾ അത് വരുന്നു, അതായിക്കൂടെ. അങ്ങനെയാകാം, അതും അംഗീകരിക്കുന്നുണ്ട്. ഗ്രന്ഥരചന, ശിഷ്യോപദേശം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതും വരാം തത്വജ്ഞാനി. അത് ലോകോപകാരാർത്ഥമുള്ള പ്രവൃത്തികൾ. അങ്ങനെയുള്ള പ്രവൃത്തികൾ എപ്പോഴും ആ വ്യവഹാരം എന്താണ്? ശാസ്ത്രീയമാണ്. ഈ കൃതകൃത്യതയിൽ നിന്നുകൊണ്ടുള്ള വ്യവഹാരമാണ്. പറയും, അങ്ങനെ ഒരു വ്യവഹാരം കാണുന്നുണ്ടെങ്കിൽ അതിനെ കർമ്മമായി ഗണിക്കണ്ട, അത് കർമ്മമേ അല്ല എന്നൊരു വ്യത്യാസം പറയും. പക്ഷെ മുഖ്യമായി ഭാഷ്യകാരം പറഞ്ഞിരിക്കുന്നത് തത്വജ്ഞാനം കൊണ്ട് കർമ്മത്യാഗം സംഭവിക്കുന്നു. പിന്നെ അവിടെ ഭിക്ഷാടനാദികളാണ് ചെയ്യുന്നത്, മറ്റൊന്നും ചെയ്യാനില്ല എന്നോ, അത് സാമാന്യമായി പറയുന്നു. ഇങ്ങനെ വരുന്ന വിശേഷ സന്ദർഭങ്ങളിൽ അതും അംഗീകരിക്കുന്നുണ്ട്. അജ്ഞനാണെങ്കിലോ ഇതിന് നേരെ വ്യത്യസ്തമായിട്ട്. അജ്ഞന്റെ കാര്യം അജ്ഞനോട് വിശദീകരിക്കേണ്ട കാര്യമില്ല. സർവവാദിനാമപരിഹാര്യ, ഈ ഒരവസ്ഥ സർവപരീക്ഷകന്മാർക്കും ഇത് ഒഴിവാക്കാൻ പറ്റിയ ഒരു കാര്യമില്ല. എല്ലാവരിലും ഉണ്ട്. എല്ലാവരും ഇത്തരം വിവേകമുള്ളവർ, ആത്മാനാത്മ വിവേകം ചെയ്യുന്നവർ, ബന്ധത്തെക്കുറിച്ചും മോക്ഷത്തെക്കുറിച്ചും ചിന്തിക്കുന്നവർ. അത് അദ്വൈതികൾ മാത്രമല്ല, അദ്വൈതികളായാലും ശരി, അവരും പറയും ഞങ്ങളുടെ ജ്ഞാനാവസ്ഥ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഭക്തിയുടെ അവസ്ഥ, അല്ലെങ്കിൽ ഞങ്ങളുടെ യോഗത്തിൻ്റെ അവസ്ഥ, മുക്തിയുടെ അവസ്ഥ, അത് വേറെയാണ്, ലൗകികന്മാരെ പോലെയല്ല എന്നെല്ലാവർക്കും പറയേണ്ടി വരും. ആ വ്യവഹാരത്തിൻ്റെ ഒരു വ്യത്യാസത്തെ യോഗ പറയും ഞങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് സമാധിയാണെന്ന് പറയും. ഭക്തൻ പറയും അവസ്ഥ എന്ന് പറയുന്നത് സാലോക്യം, സാരൂപ്യം, സായുജ്യം ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളാണെന്ന് പറയും. അതെന്തായാലും ലൗകികമായിട്ടുള്ള ഒരവസ്ഥയല്ലല്ലോ. അപരിഹാരിയ പരമാർത്ഥപ്രദമായ വ്യവഹാരം. ഓരോരുത്തരെയും സംബന്ധിച്ച് പരമാർത്ഥമെന്ന് കരുതുന്നത്, ഭക്തൻ കരുതുന്ന എന്താണ്? സാലോക്യം, സാമീപ്യം, സാരൂപ്യം, സായുജ്യം ഇതൊക്കെയാണെന്ന് പറയുന്നു. യോഗി പറയുന്നു സവികല്പം, നിർവികല്പം, സമ്പ്രജ്ഞാതം, അസംപ്രജ്ഞാതം, ഇങ്ങനെയെല്ലാം പറഞ്ഞു പോകുന്നു. അപ്പോൾ എല്ലാവർക്കും എന്താണ്? ശാസ്ത്രീയമായ പരമാർത്ഥ ഒന്നുണ്ട്, പിന്നെ സംവ്യവഹാരകൃതം എന്ന് പറയുന്നത് ഈ അജ്ഞന്റെ വ്യവഹാരം. അജ്ഞന്മാർക്കൊന്നുണ്ടല്ലോ, ഇത് അംഗീകരിച്ചേ പറ്റുമെന്നർത്ഥം. തത്ര പരമാർത്ഥാത്മസ്വരൂപം അപേക്ഷ പ്രശ്ന പുനഃക്കതുമോ യാജ്ഞവൽക്ക് സർവാന്തരീതി. പരമാർത്ഥ ആത്മസ്വരൂപം അപേക്ഷ. അപ്പോ ആ പരമാർത്ഥാത്മസ്വരൂപം എന്താണെന്ന് ഗ്രഹിച്ചുകൊണ്ട് തന്നെ ഇവിടെ പറയുന്നു ആത്മാവ് അതിൻ്റെ പരമാർത്ഥ സ്വരൂപം, നിരുപാധികമായ സ്വരൂപം, ഇതുകൂടെ വിശദീകരിച്ചു. അത് ശരി, പക്ഷേ എൻ്റെ അനുഭവം അതല്ലല്ലോ. അവന് സമാനം പറയണ്ടേ? പ്രത്യാഹിതരോ യോ അശ്നായ പിപാസേ അത്യേതി. അശ്ന വിശപ്പും ദാഹവും എല്ലാം അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾ പറയുന്നു പരമാർത്ഥ തത്വമാണോ? താൻ പരമാർത്ഥ തത്വമാണെങ്കിൽ എന്തുകൊണ്ട് വിശപ്പും ദാഹവുമൊക്കെ അനുഭവിക്കുന്നു? ഇത് അനുഭവിക്കുന്ന സമയത്ത് തന്നെ പരമാർത്ഥമാണോ? അതും ഇനി മറ്റൊരവസ്ഥയിൽ പരമാർത്ഥമായി മാറുകയാണോ? ഇത് അനുഭവിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ എങ്ങനെ പരമാർത്ഥമാകുന്നു? ഞാൻ വിശപ്പും ദാഹവും അനുഭവിക്കുന്നു, സുഖവും ദുഃഖവും അനുഭവിക്കുന്നു. അത് വിശപ്പും ദാഹം പ്രാണധർമ്മം എന്ന് പറയും. അതിൻ്റെ ഒരു വിശേഷം എന്ന് പറയുന്നത് അത് അതിനെ തുടർന്ന് വരുന്ന സുഖദുഃഖാദികൾ അത് സർവപ്രാണിസിദ്ധമാണ്, മനുഷ്യന് മാത്രമാണ്. ഇതങ്ങോട്ട് ഒഴിവാക്കുക എന്ന് പറയുന്നത്, ഇല്ലാതാകുക എന്ന് പറയുന്നത് ഈ പറയുന്ന പരമാർത്ഥ തത്വബോധമുള്ളവരിലും കാണുന്നില്ല. കാരണം അവരും വിശക്കുമ്പോൾ പാതിറക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ ഭക്ഷണം ആവശ്യപ്പെടുന്നു. ഈ പറയുന്നവരും പരമാർത്ഥ തത്വബോധമുണ്ടെന്ന് കരുതുന്നവരും പറയുന്നവരുമെല്ലാം ഇതിനെ അതിജീവിക്കുന്നില്ല. അപ്പം പിന്നെ പരമാർത്ഥത്തിൽ ഇതിനെങ്ങനെയാണ് അതിജീവിക്കുന്നത്? അശ്വതുമിച്ച അശ്വനായ വിശപ്പ്, പാതുമിച്ച പിപാസ ദാഹം, അശ്വനായ പിപാസി അത്യേരീതി. ഇതിനെ അതിക്രമിച്ചിരിക്കുന്നതാണ് പരമാർത്ഥ സ്വരൂപം. ഇപ്പോൾ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതാണ് അതിനെ സംബന്ധിച്ചുള്ള പരമാർത്ഥ ജ്ഞാനമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ വിശപ്പും ദാഹവും ഒഴിവാക്കുക എന്നുള്ളതല്ല, ശരീരബോധമുള്ളിടത്തോളം കാലം ഈ അനുഭവം ഉണ്ടായിരിക്കും. ഇതാർക്കും ഒഴിവാക്കാൻ കഴിയും, ശരീരബോധമുള്ളിടത്തോളം എന്ന് പ്രത്യേകം പറയും. ശരീരബോധമില്ലാത്ത സുഷുപ്തിയിൽ, മൂർച്ചയിൽ, അവിടെ ഇതൊന്നുമില്ല. ഇതിൻ്റെ ഫലമായി വരുന്ന സുഖദുഃഖങ്ങളുമില്ല, സമാധിയിൽ അവിടെ വിശപ്പും ദാഹവുമൊന്നുമില്ല, സുഖദുഃഖങ്ങളുമില്ല. അതേസമയം തത്വബോധം പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത്, ജ്ഞാപകമാണ് കാരകമാണ്. ഇതിനെക്കുറിച്ചുള്ള ബോധമുണ്ടാകുന്ന ഉടനെ ബോധം, എന്താ ബോധം? താൻ നിത്യമുക്തനാണ്, തന്നിൽ വിശപ്പും ദാഹവുമില്ല. ശരി, ബോധം വന്നാൽ വിശപ്പും ദാഹവും പോകും. ഒരിക്കലും ആ ബോധത്തിന് അതിനുള്ള ശേഷിയില്ല, അതതിനുള്ളതല്ല. അത് തന്റെ സ്വരൂപത്തെ ബോധിപ്പിക്കുന്നേ ഉള്ളൂ. വിശപ്പും ദാഹവുമൊന്നും പരമാർത്ഥമല്ല എന്ന് ബോധിപ്പിക്കുന്നു. പക്ഷെ അതുകൊണ്ട് വിശപ്പ് ദാഹം എന്ന് പറയുന്ന ഈ അനുഭവം, സുഖദുഃഖങ്ങൾക്ക് ഹേതുവായിരിക്കുന്ന ഈ അനുഭവം ഇതില്ലാതായി പോകുന്നു. എന്നാൽ ഇവിടെ ബോധിപ്പിക്കുന്നു, അത്യേരി ഇതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും താൻ അതിന് അതീതനായ പരമാർത്ഥസ്വരൂപമാണ്. അത് തന്നെ പറയുന്നു, അവിവേകിഭി തലമലവതിവ ഗഗനം ഗമ്യമാനമേവ തലമലേ അത്യേരി. അജ്ഞാനികൾ രണ്ടു തരത്തിലുള്ള വ്യവഹാരം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അജ്ഞാനിയുടെ വ്യവഹാരവും ജ്ഞാനിയുടെ വ്യവഹാരവും. അജ്ഞാനി ആകാശത്തെ മലിനമായി കാണുന്നു. അവൻ ആകാശത്തെ കണ്ടുകൊണ്ടിരിക്കെ തന്നെ ആകാശം മുക്തമായിരിക്കുന്നു. പക്ഷെ അനുഭവം മലിനമാണെന്നാണ്, മേഘങ്ങളും കൊണ്ടും മറ്റും അത് മലിനമാണെന്നാണ്. അപ്പൊ എങ്ങനെയാണോ ഈ അനുഭവം നിലനിൽക്കുന്നത്, ആ സമയത്ത് തന്നെ അത് മുക്തമായിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ എന്താ? വിവേകമുള്ളവൻ അറിയുന്നു എന്താണ്, ഈ ആകാശം നിർമ്മലമാണ്, മുക്തമാണ്. ശരി, അങ്ങനെ ആകാശം നിർമ്മലമാണ്, മുക്തമാണെന്നുള്ള ബോധം കൊണ്ട് അവിടെ കാണുന്ന ആ മലിന പ്രതീതി അത് മാറുന്നുണ്ടോ? ഇല്ല, ബോധത്തിനൊന്നും ചെയ്യാൻ കഴിയില്ല. അത് മേഘം ഉണ്ടാക്കുന്നതാണ്. അത് മാറണമെങ്കിൽ അവിടെ കാറ്റ് വരണം, വന്ന് മേഘത്തെ അടിച്ചു മാറ്റിയാൽ ശരി. അവൻ പറയുന്നത് ആകാശം നിർമ്മലമാണ്. അപ്പൊ നേരത്തെ ഉണ്ടായിരുന്നതോ? അവിടെ ഉണ്ടായിരുന്നത് ഒന്ന് അനുഭവം, നമ്മൾ പറയുന്ന യഥാർത്ഥമായ അനുഭവം, വാസ്തവമായ അനുഭവം എന്താണ്? ആകാശം മലിനമാണ്. ഇത് ചക്ഷീന്ദ്രിയം കൊണ്ട് ഗ്രഹിക്കുന്ന യഥാർത്ഥമായ ഒരു അനുഭവമാണ്. ഇതിന് നമ്മൾ ഭ്രാന്തി എന്നല്ല പറയുന്നത്. അവിടെ മേഘമുണ്ട്, അതുകൊണ്ട് അത് മലിനമാണ്. പക്ഷെ ഇത് ഭ്രാന്തിയാകും, ഇത് യഥാർത്ഥമാകും. ഇപ്പോ തത്വബോധം വരുമ്പോൾ, പരമാർത്ഥ ബോധം വരുമ്പോൾ, ആകാശത്തിന്റെ സ്വഭാവം എന്താണ്? അത് നിരാകാരമാണ്, അത് നിർഗുണമാണ്, ഗുണരഹിതമാണ്. ഇത്തരത്തിലുള്ള പൂർണ്ണമായും നിർഗുണമല്ല, എന്നാലും മാലിന്യം തുടങ്ങിയ ഗുണങ്ങളില്ലാത്തതാണ്, അല്ലെങ്കിൽ ദോഷങ്ങളില്ലാത്തതാണ് എന്നുള്ള വിവേകമുള്ളവന് അതിനാണ് തത്വബോധം. ആകാശ എന്ന് പറയുന്ന ഭൂതത്തിന്റെ പരമാർത്ഥത്തെ ഗ്രഹിച്ചിരിക്കുന്നവൻ, അവനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതീതിയിലും അവൻ പരമാർത്ഥ ബോധത്തിലാണ്. ഇവിടെ അതാണ് വിശേഷം. അവൻ പരമാർത്ഥ ബോധത്തിലാണ്, സത്യബോധത്തിലാണ്. തത്വജ്ഞാനി അങ്ങനെയാണ്. ഈ ശരീരാദി അനുഭവമുണ്ട്, സുഖദുഃഖാദി അനുഭവമുണ്ട്, ജനന മരണാദി അനുഭവമുണ്ട്. ഈ അനുഭവമൊന്നും മാറിപ്പോകുന്നില്ല. ഈ അനുഭവം നിലനിൽക്കെ തന്നെ അയാൾക്ക് തത്വബോധമുണ്ട്, വിവേകമുണ്ട്. എന്താണ് ഇതെന്നും തന്നിലില്ല. പിന്നെന്താ ഇത്? കേവല പ്രതീതി. അപ്പോഴാണ് പറയുന്നത് ഈ പ്രതീതി മിഥ്യ പ്രതീതിയാണെന്ന് പറയുന്നത്. ആ തത്വത്തെ ഗ്രഹിച്ചത് കൊണ്ട് പരമാർത്ഥബോധം, ഇത് പരമാർത്ഥതത്താഭ്യം അസംസൃഷ്ട സ്വഭാവത്വം. പരമാർത്ഥത്തിൽ ഈ തലമലനാദികളുണ്ട്, ആകാശത്തിന് യാതൊരു ന്യൂനതയും സംഭവിക്കുന്നില്ല എന്നുകൊണ്ട് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് പരമാർത്ഥ ബോധം. ആ പരമാർത്ഥ ബോധം ഉള്ളവനെ സംബന്ധിച്ച്, അവനെ സംബന്ധിച്ച് മാത്രം എന്താണ് ഈ കാണുന്ന ഈ ബോധം മിഥ്യയാണ്, ഭ്രമമാണ്. അതുപോലെ തന്റെ പരമാർത്ഥ സ്വരൂപം സച്ചിദാനന്ദമാണ് എന്ന് ധരിക്കുമ്പോൾ അവനെ സംബന്ധിച്ച് സുഖിയും ദുഃഖിയുമായിട്ടുള്ള താൻ അത് വെറും കൽപ്പനയാണ്, അത് ഭ്രമമാണ്. അപ്പൊ സുഖദുഃഖാദി അനുഭവങ്ങൾ, സുഖദുഃഖാദി പ്രതീതി മാറുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം, തത്വബോധത്തിൻ്റെ അർത്ഥം. പിന്നെ സുഖദുഃഖാദി പ്രതീതി പരമാർത്ഥമല്ലെന്ന് ബോധിക്കുകയാണ്. അതുകൊണ്ട് എന്തോ വരുന്നു, വ്യവഹാരം അവിടെ നിൽക്കുന്നു. അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്, വ്യവഹാരം പോകുന്നില്ല തത്വജ്ഞാനി, മറിച്ച് ഈ വ്യവഹാരം, ഈ പ്രതീതി, അതിനോടൊപ്പം തത്വബോധം ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോ ആകാശത്തിലെ മാലിന്യത്തെ കാണുമ്പോൾ ആകാശത്തിൽ മലിനം, ആകാശത്തിലാണ് മാലിന്യം എന്നാണ് അവന്റെ അനുഭവം. പക്ഷെ ആ അനുഭവം നിലനിൽക്കെ തന്നെ വിവേകി ആ തത്വത്തെ സ്മരിക്കുന്നു. അപ്പോൾ അവന് തത്വത്തെക്കുറിച്ചുള്ള ബോധം ഉണ്ടാകുന്നു, അവൻ മനസ്സിലാക്കുന്നു ഇങ്ങനെ ഒരു പ്രതീതി ഉണ്ടെങ്കിലും ആകാശം പരിശുദ്ധം തന്നെ, ഒരാളെ കള്ളനാണെന്ന് സംശയിച്ചു അല്ലെങ്കിൽ കള്ളനാണെന്ന് വിശ്വസിച്ചു ധരിച്ചു, പിന്നീട് മനസ്സിലാകുന്നു ഇയാൾ സത്യസന്ധനാണ്, പിന്നീട് മനസ്സിലാകുന്നു. അപ്പൊ എങ്ങനെ ധരിക്കുന്നു അയാൾ, മുമ്പ് താൻ കള്ളനാണെന്ന് ധരിച്ചിരുന്നപ്പോഴും ഇയാൾ സത്യസന്ധം തന്നെയായിരുന്നു, ഇപ്പോഴും സത്യസന്ധം തന്നെ. പക്ഷെ ഇടയ്ക്ക് അങ്ങനെ ഒരു ധാരണ തനിക്ക് വന്നുപോയി, ഇയാൾ കള്ളനാണ്, തിരിച്ചും വരാം സത്യസന്ധനെ കള്ളനെന്നോ കള്ളന് സത്യസന്ധനെന്നോ ഒക്കെ ധരിക്കുന്നിടത്ത് തന്റെ ധാരണ വാസ്തവം അല്ല എന്ന് ബോധ്യപ്പെട്ടാൽ അയാൾ വരുന്ന ഇതാണ്, ഇയാൾ എന്നും സത്യസന്ധനായിരുന്നു അല്ലെങ്കിൽ ഇയാൾ എന്നും കള്ളനായിരുന്നു. മറിച്ച് എനിക്ക് ഒരനുഭവം ഉണ്ടായി, അത് ഇയാളെ സംബന്ധിച്ച് എനിക്കുണ്ടായ മിഥ്യ അനുഭവമാണ്, ബ്രഹ്മാനുഭവമാണ് എന്ന് ധരിക്കുന്നത് പോലെ അത്ര ഇവിടെ സംഭവിക്കും, ഇവിടെയും ധരിക്കുന്നു. പക്ഷെ ഇവിടെ എന്താ വിശേഷത, അപ്രതീതി മാറുന്നില്ല, ശരീരപ്രതീതി മാറുന്നില്ല. പരമാർത്ഥതത്താഭ്യ അസംസൃഷ്ട സ്വഭാവത്വ തഥാ മൂഢൈർ അശനായ പിപാസാദിമത് ബ്രഹ്മഗമ്യമാനമപി. അവിവേകികൾ അശനായ പിപാസാദിമത് ബ്രഹ്മഗമ്യമാനമപി, വിശപ്പ്, ദാഹം, കാമം, ക്രോധം എല്ലാം ഉള്ളവനായി തന്നെ ഗ്രഹിക്കുന്നു എന്നാണ് ബ്രഹ്മവാക്യം. അതൊന്നും ഇല്ലാത്തവനായ തന്നെ ഇതെല്ലാം ഉള്ളവനായി ഗ്രഹിക്കുന്നു. ക്ഷുതിദോഹം, പിപാസിദോഹം, എനിക്ക് വിശപ്പുണ്ട്, എനിക്ക് ദാഹമുണ്ട് എന്ന് ഗ്രഹിക്കുമ്പോഴും തേ അത്യേതി ഏവ പരമാർത്ഥതത്താഭ്യാസം സൃഷ്ട സ്വഭാവത്വ. എന്നാലും ഞാൻ വിശപ്പുള്ളവനാണ്, ഞാൻ ദാഹമുള്ളവനാണ് എന്നെ അറിയുമ്പോഴും പരമാർത്ഥത്തിൽ ഞാനതിനെ അതിജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ബോധം എനിക്കുണ്ടെന്നർത്ഥം. പരമാർത്ഥത്തെ എങ്ങനെ അതിജീവിച്ചിരിക്കുന്നു, ആ ബോധം അതിജീവിക്കുന്നു എന്നുള്ള ബോധമുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ടാണ് പറയുന്നത് പരമാർത്ഥത്തിൽ എന്നത് അതിൽ ഇല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ബോധമുണ്ട്. അപ്പൊ ഈ രണ്ട് ബോധമുണ്ട്. പരമാർത്ഥത്തിൽ എന്നിൽ ഇതില്ല എന്നുള്ള ബോധം, അതേസമയം ഞാൻ എനിക്ക് വിശക്കുന്നു, എനിക്ക് ദാഹിക്കുന്നു എന്നുള്ള അനുഭവം, പ്രാണധർമ്മ അനുഭവം, ഇത് രണ്ടുമുണ്ട്. ഒന്നിന്റെ സ്വഭാവമാണ്, എന്റെ സ്വരൂപമാണ്. എന്ത് സ്വരൂപം? പരമാർത്ഥ സ്വരൂപം. മറ്റവന്റെ കാൽപ്പനികമായ ഭ്രാന്തമായ സ്വഭാവമാണ്. എനിക്ക് വിശപ്പുണ്ട്, ദാഹമുണ്ട് എന്നറിയുന്നതിന്റെ ഭ്രാന്തമായ സ്വഭാവമാണ് മറ്റ് പരമാർത്ഥം. അത് തന്നെ വിശദീകരിക്കുന്നു ഗീതാ ശ്ലോകത്ത് ഉദ്ധരിച്ചു ലിപ്യതേ ലോക ദുഃഖേന ബാഹ്യ ഇതി ശ്രദ്ധേ. ബാഹ്യനായിരിക്കുന്നവൻ, ഈ ദുഃഖ ബാഹ്യനായിരിക്കുന്നവൻ, ഈ സംഗാതത്തിന്റെ ദുഃഖം, അതാണ് ലോകദുഃഖം. ഈ ശരീരത്തെ ആശ്രയിച്ച് വരുന്ന ഈ ദുഃഖങ്ങൾ, അതിനുപരിയായിരിക്കുന്നവൻ ലിപ്യതേ ഈ ദുഃഖവുമായി ബന്ധിക്കുന്നില്ല, ഈ ദുഃഖം അവനെ ബന്ധിക്കുന്നില്ല. ഇതാണ് ഈ തത്വജ്ഞാനത്തിന്റെ പ്രയോജനം. ഈ സംഗാത ദുഃഖം തന്നെ ബന്ധിക്കുന്നില്ല എന്നുള്ള ബോധം. ഞാൻ ദുഃഖിയാണ് എന്നുള്ള ഒരു അനുഭവമാണ്. മനസ്സുകൊണ്ടുള്ള അനുഭവം, എന്നൊരു ദുഃഖം എന്നുള്ള ഇല്ല എന്നുള്ളത് മറ്റൊരനുഭവം. എന്നൊരു ദുഃഖമില്ല, അതൊരനുഭവമാണ്. ന ലിപ്യതേ ലോകദുഃഖേന ബാഹ്യ, താൻ ബാഹ്യനാണ്, എന്നിൽ ദുഃഖമില്ല എന്നുള്ള മറ്റൊരാണ്. അപ്പൊ ഈ അനുഭവം കാരകമല്ല, ജ്ഞാപകമാണെന്ന് പറയും. തന്റെ പരമാർത്ഥത്തെ ഈ അനുഭവം ബോധിപ്പിക്കുന്നു എന്ന് പറയുന്നു. ബോധിപ്പിക്കാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ, അല്ലാതെ ഈ ബോധത്തിന് വേറെ പ്രവർത്തിക്കാനൊന്നും സാധ്യമല്ല. അപ്പൊ ഞാൻ ദുഃഖിയാണെന്നുള്ള ഈ അനുഭവത്തിന് നിവൃത്തി എങ്ങനെ ഉണ്ടാവും? കാരണം താൻ പരമാർത്ഥമാണെന്നുള്ള ബോധം ജ്ഞാപകമാണ്, അതിന് കാരകമല്ല. അതിനൊന്നിനെയും മാറ്റാനോ മറിക്കാനോ ഒന്നും കഴിയത്തില്ല. അപ്പോൾ ജ്ഞാനം കൊണ്ട് ദുഃഖം നിവൃത്തി അതെങ്ങനെ സംഭവിക്കും? കാരണം ജ്ഞാനത്തിനതിന് ശേഷിയില്ല. അത് പറഞ്ഞു, അത് വസ്തുതന്ത്രമാണ്, കർത്തൃതന്ത്രമല്ല. വസ്തുവിങ്ങനെ അതിനെ അങ്ങനെ പ്രകാശിപ്പിക്കുന്നു, അപ്പൊ ഇതിനെങ്ങനെ നിവർത്തിപ്പിക്കും? ജ്ഞാനത്തിനതിന് ശേഷിയുണ്ട്. ഞാൻ ദുഃഖിയാണെന്നുള്ള അനുഭവത്തെ നിവർത്തിപ്പിച്ചില്ലെങ്കിൽ പിന്നെ ഈ ജ്ഞാനം കൊണ്ട് എന്താ പ്രയോജനം? ഞാൻ പരമാർത്ഥമാണെന്ന് അറിയുന്നു, അസമയം ഞാൻ ദുഃഖിയാണെന്നും അറിയുന്നു. അപ്പൊ ജ്ഞാനം എങ്ങനെയാണ് പ്രയോജനപ്പെടുന്നത്? എങ്ങനെയാ ഫലവത്താവുന്നത്? ജ്ഞാനത്തെ വസ്തുതന്ത്രമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ ജ്ഞാനം എങ്ങനെ പ്രയോജനപ്പെടും? രണ്ടു അനുഭവമാണ്. ഞാൻ ദുഃഖിയാണെന്നുള്ള അനുഭവത്തെ മാറ്റാൻ ഞാൻ പരമാർത്ഥമാണെന്നുള്ള ബോധത്തിന് കഴിയുന്നില്ല. കാരണം ബോധത്തിന് ബോധിപ്പിക്കാനേ കഴിയും, അല്ലാതെ ഒന്നിനും മാറ്റാനും മറിക്കാനും കഴിയില്ല എന്ന് പറഞ്ഞു. ജ്ഞാപകമേ ഉള്ളൂ, അത് കാരകമല്ല. അപ്പോൾ ഈ പറയുന്ന ദുഃഖം നിവൃത്തി എങ്ങനെ സംഭവിക്കും എന്ന ഇതുവരെയുള്ള നമ്മുടെ ചർച്ചയിൽ നിന്ന് എന്താ മനസ്സിലാക്കിയിരിക്കുന്നു? അപ്പോൾ ജ്ഞാനത്തിന് കേവലം ജ്ഞാപകമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈ ദുഃഖാനുഭവം നിൽക്കും, ഈ ജ്ഞാനവും നിൽക്കും. ജ്ഞാനം കൊണ്ട് വിശേഷിച്ച ഒരു പ്രയോജനം ഉണ്ടാവില്ല. ഞാൻ സുഖി ദുഃഖി ഇങ്ങനെ നിൽക്കും. ഈ അനുഭവത്തിനൊരു മാറ്റം വരും. നിങ്ങളുടെ തത്വജ്ഞാനത്തിന് എന്താ പ്രയോജനം എന്ന് ചോദിച്ചു. അതുകൊണ്ട് പറയേണ്ടി വരും എന്താണ്, ഈ സുഖദുഃഖങ്ങളെ ഇല്ലാതാക്കുന്ന ഒരു ജ്ഞാനം വേണം. അത് ഈ സുഖദുഃഖങ്ങളെയൊക്കെ ഇല്ലാതാക്കുന്നതായിരിക്കും. അങ്ങനെ ഇനിയൊരു ജ്ഞാനം വേണം. ഈ സുഖദുഃഖങ്ങൾ പ്രത്യക്ഷമായ അനുഭവമാണ്. അതുപോലെ ഒരു ജ്ഞാനം വന്നിട്ട് ഈ ജ്ഞാനത്തെ ഇല്ലാതാക്കാം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അപ്പോൾ ജ്ഞാനത്തിന് രണ്ടും ജ്ഞാനത്തെ സ്വീകരിക്കേണ്ടി വരും. താൻ പരമാർത്ഥമാണെന്നുള്ള ജ്ഞാനം കൂടാതെ പിന്നെ വേറൊരു ജ്ഞാനം. അത് സ്വീകരിച്ചാൽ പിന്നെ വേറൊരു ജ്ഞാനം, അനവസ്ഥാദോഷവും പല ദോഷങ്ങളും. അല്ല, ഈ ജ്ഞാനം കൊണ്ട് തന്നെയാണ് ദുഃഖം നിവൃത്തിയെങ്കിൽ അതിങ്ങനെ സംഭവിക്കുന്നു. അത് മാത്രമല്ല, അപ്പോൾ എന്താണ് ഈ ദുഃഖം നിവൃത്തി എന്നുള്ളതുമാണ്. നമ്മൾ ആഗ്രഹിക്കുന്നത് ദുഃഖത്തിൻ്റെ അനുഭവം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. ദുഃഖത്തിൻ്റെ നിമിത്തങ്ങൾ ഉണ്ടായിരുന്ന ദുഃഖാനുഭവം ഉണ്ടാവും. ആരെങ്കിലും സൂചി കൊണ്ട് ശരീരത്തിൽ കുത്തിക്കഴിഞ്ഞാൽ വേദനിക്കും, വേദനിച്ചു കഴിഞ്ഞാൽ ദുഃഖം, വേദന തന്നെ ദുഃഖം. അപ്പോൾ പറയണ ഞാൻ പരബ്രഹ്മവസ്തുവാണ്, എനിക്ക് ശരീരമില്ല, സൂചിയില്ല, എന്നെ കുത്തുന്നില്ല, എനിക്ക് വേദനയില്ല എന്ന് പറഞ്ഞാൽ കരയാതിരിക്കാൻ പറ്റൂ? സ്വാനുഭവത്തിൽ ചിന്തിച്ചാൽ വരുന്നു. ആ സ്വാമി ബ്രഹ്മബോധത്തിൽ ഇരിക്കുകയാണ്. സ്വാമിക്ക് ശരീരമില്ല, കുത്തിയാലും വെട്ടിയാലും ഒന്നും അറിയത്തില്ല. അതുകൊണ്ട് ദുഃഖമില്ല എന്ന് പറഞ്ഞാലോ? എന്താ അങ്ങനെയുള്ള ഒരു ആത്മബോധം? ഈ ശരീരബോധത്തെ ഇല്ലാതാക്കിക്കളഞ്ഞു, സുഖദുഃഖാദി അനുഭവങ്ങളെ ഇല്ലാതാക്കിക്കളഞ്ഞ ആ ബോധം, അത് കാരകമാണ് ജ്ഞാപകമല്ലെന്ന് പറയേണ്ടി വരും. കാരണം ആ ബോധം വന്നപ്പോൾ ഇതെല്ലാം പോയി. ഭാഷകാരം പറയുന്നത് ജ്ഞാപകമായ ഒരു ബോധത്തെക്കുറിച്ചാണ്. അപ്പം പിന്നെ ഇവിടെ എന്താ ദുഃഖം നിവൃത്തി എന്ന് പറഞ്ഞാൽ? ഇവിടെ ദുഃഖം നിവൃത്തി എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള ദുഃഖം നിവൃത്തിയല്ല. ഇവിടെ പരമാർത്ഥത്തെ ബോധിക്കുമ്പോൾ സ്വസ്വരൂപത്തെ കുറിച്ചുള്ള അജ്ഞാന നിവൃത്തി, അതാണ് ഇവിടെ ദുഃഖം നിവൃത്തി എന്ന് പറയും. സ്വസ്വരൂപത്തെ കുറിച്ചുള്ള അറിവില്ലായ്മ മാറുന്നു, അത് അനുഭവസിദ്ധമായ കാര്യമാണ്. എവിടെ അറിവുണ്ടാകുന്നു അറിവില്ലായ്മ മാറുന്നു. ശ്രോതാവിന് തന്റെ സ്വരൂപത്തെ കുറിച്ചുണ്ടായിരുന്ന അറിവില്ലായ്മ അത് മാറും. അറിവില്ലായ്മ മാറുമ്പോൾ ശ്രോതാവ് തന്റെ സ്വരൂപത്തെ കുറിച്ച് എങ്ങനെ ധരിക്കുന്നു? ഇത് നിത്യശുദ്ധമുക്തമാണെന്ന് ധരിക്കും. അവിടെ എന്ത് ധരിക്കുന്നു? ഈ സുഖദുഃഖാദികൾ തന്നിൽ പരമാർത്ഥത്തിൽ നിലനിൽക്കുന്നില്ല എന്ന് ധരിക്കുന്നു. സുഖദുഃഖാദികൾ അവിടെ നിന്ന് പറന്നുപോവുകയല്ല, അതില്ല എന്ന് ധരിക്കുന്നു. അത് നിശ്ചിതമായി ധരിക്കുന്നു. ആ ധാരണയിൽ അയാൾ കൃതകൃത്യനാകുന്നു. ആ കൃതകൃത്യതയിൽ സുഖദുഃഖാദികൾ പ്രാപ്തമാകുമ്പോഴും തത്വജ്ഞൻ ഒരു അജ്ഞനെപ്പോലെയല്ല അതിനെ കാണുന്നത്. അതാ വ്യത്യാസം. അകൃതകൃത്യത അതാണ് സമത്വമായി അതിനെ കാണുന്നു എന്ന് പറയുന്നു. എല്ലാ സുഖദുഃഖാദികളും ഒഴിവാകുന്നതല്ല. അതാണ് എന്നാൽ ലിപ്യതേ. സുഖദുഃഖാദികളുണ്ടെങ്കിലും അതുമായി ബന്ധിക്കപ്പെടുന്നില്ല. എന്തുകൊണ്ട്? സ്വസ്വരൂപം ഇതിനതീതമായിരിക്കുന്നു, ബാഹ്യമായിരിക്കുന്നു എന്നവൻ അറിയുന്നു. അവിദ്വന്ദ്വോക അധ്യാരോപിത ദുഃഖേന. അജ്ഞനാണെങ്കിലോ ഈ സംഘാതത്തിൽ ദുഃഖം പ്രകടമാകുമ്പോൾ അതിനെ അധ്യാരോപം ചെയ്യുന്നു, അതിനോട് താതാന്യപ്പെടുന്നു. താതാന്യപ്പെടുമ്പോൾ എന്ത് വന്നു? ഞാൻ ദുഃഖിയാണ് എന്ന് തന്നെ ധരിക്കുന്നു. തത്വജ്ഞൻ അങ്ങനെയല്ല, ഈ ദുഃഖം തന്നിലില്ല എന്ന് ധരിക്കുന്നു. മറ്റയാൾ അന്ധമായിട്ട് ഈ ദുഃഖം തൻ്റെതാണെന്ന് ധരിക്കുന്നു. ദുഃഖം അധ്യാരോപിതമാണെന്ന് ധരിക്കുന്നു. മറ്റങ്ങനെയല്ല, ദുഃഖം സത്യമാണെന്ന് ധരിക്കുന്നു. ദുഃഖമോ സുഖമോ എന്തായാലും ശരി, കാമക്രോധാദികളോ ഭയലോഭാദികളോ എന്തായാലും ശരി, ഇതെല്ലാം തന്നെ സത്യമാണെന്ന് ധരിക്കുന്നു. അതാണ് അധ്യാരോപം എന്ന് പറയുന്നത്. എന്നോട് താതാമ്യപ്പെടുന്നു. ആ ദുഃഖത്തെ എല്ലാം തൻ്റെ ദുഃഖമാക്കുന്നു. ഈ പറയുന്ന അധ്യാരോപ ഈ താതാത്മ്യം എന്ന് പറയുന്നത് ഇവിടെ പറയുന്നത് ഈ തത്വജ്ഞാനത്തിന്റെ ദൃഢതയെ ആശ്രയിച്ചിരിക്കും. അതിനനുസരിച്ചിട്ടാണ് ആ സുഖദുഃഖാദികളെ അതിജീവിക്കുന്നതും അതിന് കീഴ്പ്പെട്ടു പോകുന്നു. പറഞ്ഞല്ലോ, സുഖദുഃഖാദി എന്ന് പറഞ്ഞാൽ സുഖദുഃഖാദികൾ മാത്രമല്ല, കാമക്രോധാദി വികാരങ്ങളിൽ ഇത്തരം വികാരങ്ങൾ വരുമ്പോൾ ഇനി വരുന്നിടത്തും ഭാഷകാരം പറയും. ആത്മാവ് ഇതുമായിട്ടൊന്നും ബന്ധമില്ല, ശരി തന്നെയാണ്. പക്ഷെ അതറിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം സുഖവും ദുഃഖവും കാമവും ക്രോധവും എല്ലാം താൻ സ്വയം അനുഭവിക്കുകയാണ്. ആത്മാവിന് ബന്ധമില്ല എന്നറിഞ്ഞുകൊണ്ട് ആ അനുഭവം മാറുന്നില്ല. പക്ഷേ സ്വരൂപബോധം തന്റെ സ്വരൂപത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയെ നശിപ്പിക്കുകയും തന്റെ സ്വരൂപത്തെക്കുറിച്ച് അയാൾക്ക് വ്യക്തമായ ബോധം ഉണ്ടാകുകയും ചെയ്യും. ആ ബോധത്തിന്റെ ദൃഢത അനുസരിച്ച് അയാൾക്ക് ഈ സുഖദുഃഖാദികളെ ഉള്ള ആ താതാത്മ്യത്തെ അധ്യാരൂപത്തെ കുറയ്ക്കാൻ കഴിയും. അപ്പൊ എങ്ങനെയാണോ താൻ അന്യന്റെ ദുഃഖത്തിൽ വ്യാകുലപ്പെടാതിരിക്കുന്നത്, അന്യന്റെ ദുഃഖത്തിൽ ആരെങ്കിലും വ്യാകുലപ്പെടും? നമ്മൾ ചിലപ്പോൾ പറയാം, എനിക്ക് അന്യന്റെ ദുഃഖത്തിൽ വ്യാകുലതയുണ്ട്, എന്തുകൊണ്ട്? എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ്, അയാളുടെ ദുഃഖത്തിൽ എനിക്ക് വ്യാകുലതയുണ്ടെന്ന് പറയാതെ ശരിയല്ല. ഒരു ജീവന്റെ ഉള്ളിലുണ്ടാകുന്ന സുഖദുഃഖാദികൾ കാമക്രോധാദികളോട് ആ ജീവന് മാത്രമേ താതാത്മ്യപ്പെടാൻ പറ്റൂ, അന്യന് കഴിയത്തില്ല. അന്യന്റെ ദുഃഖത്തോട് ഒരിക്കലും എനിക്ക് താതാത്മ്യപ്പെടാൻ കഴിയത്തില്ല. അന്യന്റെ ദുഃഖം അന്യന്റേത്, തന്റെ ദുഃഖം തന്റേത്. അന്യന്റെ അന്ധകരണം വേറെ, തന്റെ അന്ധകരണം വേറെ. അന്യന്റെ ശരീരം വേറെ, തന്റെ ശരീരം വേറെ. അന്യന്റെ അനുഭവം വേറെ, തന്റെ അനുഭവം വേറെ. അന്യന്റെ ദുഃഖത്തോട് അവൻ താതാത്മ്യപ്പെടുന്നു, തന്റെ ദുഃഖത്തോട് താൻ താതാത്മ്യപ്പെടുന്നു. പിന്നെ വേറെന്ത് സംഭവിക്കുക? എന്താണ്? അന്യന്റെ ദുഃഖത്തെ കണ്ടിട്ട് തന്നെ ദുഃഖത്തെ ഉണ്ടാക്കാം. അതേതിനെ ഉണ്ടാക്കാം? കാമക്രോധാദികളെല്ലാം ഉണ്ടാക്കാം. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നു? അന്യന്റെ ദുഃഖത്തെ കാണുന്നു, തന്നെ ദുഃഖത്തെ ഉണ്ടാക്കുന്നു, ആ ദുഃഖത്തോട് താതാത്മ്യപ്പെടുന്നു. ഇതൊന്നും തത്വജ്ഞനിൽ സംഭവിക്കുന്നില്ല. അയാൾ സ്വന്തം ദുഃഖത്തോട് പോലും താതാത്മ്യപ്പെടുന്നില്ല, പിന്നെ ഇങ്ങനെ അന്യന്റെ ദുഃഖത്തോട് താതാത്മ്യപ്പെടുന്നു. അത് സംഭവിക്കത്തില്ല. ദുഃഖത്തിന്റെ പ്രതീതിയും ദുഃഖത്തിന്റെ താതാത്മ്യവും രണ്ടും രണ്ടാണ്. അന്യനൊരു ദുഃഖമുണ്ട്, അവൻ ദുഃഖിക്കുന്നു എന്നറിയുന്നു. അപ്പോ ആ ദുഃഖം തന്നിൽ ദുഃഖത്തെ ഉണ്ടാക്കി താൻ അതിനോട് താതാത്മ്യപ്പെട്ടാലേ തനിക്ക് ദുഃഖം വരത്തുള്ളൂ. അപ്പോൾ തന്റെ ദുഃഖിക്കുന്നത് തന്റെ മിത്രമാണെങ്കിൽ ഇതൊക്കെ സംഭവിക്കും. മറിച്ച് ആ ദുഃഖിക്കുന്ന തന്റെ ശത്രുവാണെങ്കിലോ തന്നിൽ ദുഃഖത്തെ ഉണ്ടാക്കുന്നില്ല, താൻ അതിനോട് താതാത്മ്യപ്പെടുന്നില്ല. മറിച്ച് ചിലപ്പോൾ അവിടെ സുഖമായിരിക്കും ഉണ്ടാകുന്നു, അന്യന്റെ ശത്രുവിന്റെ ദുഃഖത്തിൽ തനിക്ക് വരുന്ന സന്തോഷമായിരിക്കും. അങ്ങനെയല്ല സാധാരണ നമ്മുടെ അനുഭവം. അവൻ എന്തെങ്കിലും തന്നോട് വിരോധമുള്ളവനാണെങ്കിൽ നന്നായി അവന് വന്നത്, തനിക്ക് വളരെ ആശ്വാസമായി. അവൻ വേദനിക്കുന്നല്ലോ, അവൻ വേദനിക്കേണ്ടവനാണ്, അവൻ വേദനിക്കണം. അപ്പോൾ അവിടെ തനിക്ക് സന്തോഷം വരുന്നു. അങ്ങനെ അന്യന് ദുഃഖം ഉണ്ടായാലും ശരി, അതിനോട് താതാത്മ്യപ്പെട്ടില്ലെങ്കിൽ തനിക്ക് ദുഃഖമില്ല. അതുപോലെ മനോധർമ്മങ്ങളായിരിക്കുന്ന സുഖദുഃഖങ്ങൾ, പ്രാണധർമ്മങ്ങളായിരിക്കുന്ന ക്ഷുത്പിപാസാദികളിൽ അജ്ഞനെപ്പോലെ തത്വജ്ഞൻ താതാത്മ്യപ്പെടുന്നില്ല. അത് പ്രതീതമാകുന്നുണ്ടെങ്കിലും എങ്ങനെയാണോ അന്യ ദുഃഖം തനിക്ക് പ്രതീതമാകുന്നത് അതുപോലെ, അല്ല തന്റെ പ്രതീതിക്ക് വിഷയമാകുന്നുണ്ടെങ്കിലും അതുപോലെ താതാത്മ്യപ്പെടുന്നില്ല. അത് ആണ് നേരത്തെ പറഞ്ഞ ജ്ഞാനത്തിന്റെ ബലം. ജ്ഞാനത്തിന് ദൃഢതയുള്ളവൻ താതാത്മ്യപ്പെടുന്നില്ല. ആ ജ്ഞാനത്തിന് ദൃഢതയില്ലെങ്കിലോ അവനതിന് താതാത്മ്യപ്പെടുന്നു, അതിന് വിധേയനാകുന്നു. അപ്പോൾ അവന്റെ സമചിത്തത അവിടെ നഷ്ടപ്പെടുന്നു, അവന്റെ കൃതകൃത്യത അവിടെ നഷ്ടപ്പെടുന്നു, അവൻ സുഖിയും ദുഃഖിയുമാകുന്നു, സംസാരിയാകുന്നു. വീണ്ടും അവന് വിവേകം ഉണരുമ്പോൾ ഓ എന്താണത്, എന്താണ് എന്നെ സംഭവിച്ചത്, ഞാൻ ആ സുഖദുഃഖങ്ങളോട് താതാത്മ്യപ്പെട്ടു പോയി, എന്റെ വിവേകം എനിക്ക് നഷ്ടപ്പെട്ടു പോയി, അതുകൊണ്ട് ഞാൻ വീണ്ടും സുഖിയും ദുഃഖിയുമായി, ഇനി അത് പാടില്ല, വീണ്ടും വിവേകം അവന്റെ ഉള്ളിൽ വരും, ഇനി ഇങ്ങനെയൊന്നും പാടില്ല, ഇനി ആ സുഖദുഃഖാദികളെ കണ്ടു കഴിഞ്ഞാൽ അവയോട് താതാത്മ്യപ്പെടാതിരിക്കണം എന്ന് പറഞ്ഞ് വിവേകം വീണ്ടും അവനെ ഉണർത്തുന്നു. ഇത് സാധാരണ സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ തന്റെ സ്വരൂപം പരമാർത്ഥത്തിൽ സുഖദുഃഖാദികൾക്ക് ഉപരിയാണെങ്കിലും തന്നെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം തന്റെ വിവേകത്തെ ആശ്രയിച്ചിട്ടാണ്. അത് പരമാർത്ഥത്തിൽ സുഖദുഃഖാദികൾക്ക് അതീതമാണെങ്കിലും താൻ സുഖിയും ദുഃഖിയുമാണ്. അവിടെ വിവേകം അതിനെ ശിഥിലമാക്കുന്നു, ആ സുഖദുഃഖാനുഭവത്തെ അതിന്റെ ദൃഢതയെ കുറയ്ക്കുന്നു. അനുഭവം ദൃഢമായിരിക്കുമ്പോൾ വിവേകത്തിന്റെ ദാർഢ്യം കുറയും, വിവേകത്തിന് ദാർഢ്യം വർദ്ധിക്കുമ്പോൾ സുഖദുഃഖാദി അനുഭവങ്ങളുടെ ദാർഢ്യം കുറയും. ഇതാ പരസ്പര ആപേക്ഷികം. അതുകൊണ്ട് വിവേകം നേരിട്ട് ഇല്ലാതാക്കുന്നില്ല, മറിച്ച് വിവേകം എന്ത് ചെയ്യുന്നു? സ്വസ്വരൂപത്തെ സംബന്ധിച്ചുള്ള അജ്ഞാനത്തെ നശിപ്പിച്ച് സ്വസ്വരൂപത്തിൽ സുഖദുഃഖാദികൾക്ക് സ്ഥാനമില്ല എന്നുള്ള ജ്ഞാനത്തെ സംശയരഹിതമായി ബോധിപ്പിച്ച് ആ ജ്ഞാനം ആ വിവേകം ദൃഢമാകുമ്പോൾ അവനെ സുഖദുഃഖാദികളിൽ നിന്നും മുക്തനാക്കുന്നു എന്ന് പറയുന്നു. നിഷിദ്ധമായത് വിഷപാനം നിഷിദ്ധമാണ്. അപ്പോൾ ജീവനെ രക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുവൻ വിഷം ഭക്ഷിക്കത്തില്ല. പക്ഷെ ആ വിഷത്തിൻ്റെ സ്വഭാവത്തെ ശരിയായി അറിയാതെയോ അല്ലെങ്കിൽ അതിൽ ഭ്രമിച്ചിട്ടോ വിഷത്തിൻ്റെ ഫലം അത് വളരെ മധുരമാണ്, സുന്ദരമാണ്, അതുകൊണ്ട് അതിൽ ഭ്രമിച്ചിട്ടോ അത് വിഷമല്ല എന്ന് ധരിച്ചിട്ടോ ഭ്രമിച്ചിട്ടോ അത് ആസ്വാദ്യമാണ് ഖാദ്യമാണ് എന്നെല്ലാം ധരിച്ചിട്ട് ഒരാൾ വിഷത്തെ ഭക്ഷിച്ചെന്നിരിക്കും. പക്ഷേ അതിന് വിവേകമുള്ളവൻ, ദൃഢതയുള്ളവൻ അതിനൊഴിവാക്കും. അത് ഒഴിവാക്കുന്നതുകൊണ്ട് അതിനെ തുടർന്ന് വരുന്ന സുഖദുഃഖാദികളും അതിനൊഴിവാകുന്നു. അതുപോലെയാണ് സാംസാരികമായ ധർമ്മങ്ങൾ, കാമക്രോധാദികളിൽ നിന്നുണ്ടാകുന്ന സാംസാരിക ധർമ്മങ്ങൾ, അത് തുടർന്ന് സുഖദുഃഖാദികൾ ഉണ്ടാക്കുന്നതാണെന്നുള്ള വിവേകം കൊണ്ടൊരുവൻ അതിനെ ഒഴിവാക്കുന്നു. അപ്പോൾ അതുമൂലം ഉണ്ടാകുന്ന സുഖദുഃഖാദികൾ അയാൾക്ക് ഒഴിവാക്കാൻ കഴിയും. അതിന് സഹായിക്കുന്ന എന്താണ്? നിപ്യതേ ലോകദുഃഖേന ബാഹ്യ എന്നുള്ള ബോധമാണ്. ആ ബോധം കൊണ്ട് എന്ത് ചെയ്യുന്നു? അവിദ്വത് ലോക അധ്യാരോപിത ദുഃഖം. അജ്ഞൻ എങ്ങനെയാണോ ആ ദുഃഖത്തോട് താതാത്മ്യപ്പെടുന്നത്, കാമക്രോധാദികളോട് താതാത്മ്യപ്പെടുന്നത്, ഈ വിവേകമുള്ളവൻ താതാത്മ്യപ്പെടുന്നില്ല. അത് പ്രത്യക്ഷമായാലും പ്രകടമായാലും അന്യ ദുഃഖത്തോട് താതാത്മ്യപ്പെടാത്തതുപോലെ. ക്ഷുത്പിപാസാദികളെ സംബന്ധിച്ചാണെങ്കിലോ പ്രാണേക ധർമ്മത്വ സമാസകരണ അശ്വനായ പിപാസയോഹു. അശ്വനാ പിപാസ എന്ന് ഒരുമിച്ച് എന്ത് പറഞ്ഞിരിക്കുന്നു? ഇത് ഒന്നിന്റെ ധർമ്മമാണ്, പ്രാണന്റെ ധർമ്മമാണ്, പ്രാണധർമ്മമാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വിവേകം സഹായിക്കുന്നത് എങ്ങനെയാണ്? അധ്യാരോഗത്തെ, ആ താതാത്മ്യത്തെ, മാനസിക താതാത്മ്യത്തെ. മാനസിക താതാത്മ്യം എന്ന് വെച്ചാൽ അതിനെല്ലാം സ്വയം കീഴ്പ്പെട്ടു പോകുക, അതാണ് മാനസിക താതാത്മ്യം. ആ കീഴ്പ്പെടലുകൊണ്ട് എന്തുവരുന്നു? സുഖമാണെങ്കിൽ സുഖം വർദ്ധിക്കും, ദുഃഖമാണെങ്കിൽ ദുഃഖം വർദ്ധിക്കും, കാമമാണെങ്കിൽ കാമം വർദ്ധിക്കും, ക്രോധമാണെങ്കിൽ ക്രോധം വർദ്ധിക്കും, അത് വർദ്ധിക്കും. അത് പിന്നെ തുടർന്ന് പലതിനും കാരണമായി തീരും. അജ്ഞൻ അതിന് താതാത്മ്യപ്പെടുന്നു, അത് കാത്തിരിക്കുകയാണ്, ഉടനെ അതിനോട് താതാത്മ്യപ്പെടുന്നു. ദുഃഖം വരാൻ കാത്തിരിക്കുകയാണ്, ദുഃഖം വന്നു കഴിഞ്ഞാൽ ഉടനെ താതാത്മ്യപ്പെടുന്നു, പിന്നെ ദുഃഖത്തിൽ നിലവിളിക്കുന്നു, ദുഃഖത്തിൽ അയാൾക്ക് ഹൃദയസ്തംഭനം വരുന്നു, പിന്നെ പല പല പ്രശ്നങ്ങൾ വരുന്നു. വിവേകിയാണെങ്കിൽ എന്ത് വരുന്നു? ആ ദുഃഖത്തെ താതാത്മ്യപ്പെടുന്നില്ല, ദുഃഖം വരുന്നു, പക്ഷെ അയാൾ നിലവിളിക്കുന്നില്ല, അയാൾക്ക് ഹൃദയസ്തംഭനം വരുന്നില്ല. അതാണ് വിവേകത്തിൻ്റെ പ്രയോജനം. ഇത് കാമക്രോധാദി സർവമാണ്, അത് വിവേകത്തിൻ്റെ ദാർഢ്യമനുസരിച്ച്. ആ വിവേകദാർഢ്യമില്ലാത്ത ഒരാൾ ഈ സുഖദുഃഖാദികൾക്കോ കാമക്രോധാദികൾക്കോ വിധേയനായി പോകുന്നതിലെന്താ, അതിശയിക്കാൻ എന്താ ഉള്ളു? സ്വഭാവസ്തു പ്രവർത്തത, അത് അയാളുടെ സ്വഭാവമാണ്. അപ്പം അങ്ങനെ ഒരു വ്യക്തിയിൽ അയാൾ കാമക്രോധാദികൾക്ക് അധീനനായി പോകുന്നു എന്ന് പറഞ്ഞ് മറ്റുള്ളവർ വിലപിച്ചിട്ട് വല്ല കാര്യമുണ്ട്? ചിന്തിച്ചിട്ട് വല്ല കാര്യമുണ്ട്? ആ സമയം കൂടി സ്വന്തം കാര്യം ചിന്തിച്ചാൽ നന്നായിരിക്കും. ഇനി ഒരാൾ പറയുകയാണ് അവനങ്ങനെ കാമക്രോധാദികൾക്കൊന്നും അധീനനാകാൻ പാടില്ല, എന്തിനു വേണ്ടി, എനിക്ക് വേണ്ടിയിട്ട് എന്ന് പറയുന്നതിന് വല്ല കാര്യമുണ്ട്? തനിക്ക് സ്വയം തന്നെ തനിക്ക് വേണ്ടി ഇത് ചെയ്യാൻ കഴിയാത്ത കാര്യം മറ്റുള്ളവൻ തനിക്ക് വേണ്ടി ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട അതിനെന്താ അർത്ഥമുള്ളത്? പറയണം, അയാൾ സ്വാമിയായിരിക്കണം എന്ന് വേറൊരാൾ ആഗ്രഹിക്കുകയാണ്. ആർക്കു വേണ്ടി? അയാൾക്ക് വേണ്ടിയോ അതോ തനിക്ക് വേണ്ടിയോ? തനിക്ക് വേണ്ടി എന്തിനാ മറ്റൊരുവൻ സ്വാമിയാകുന്നു? മറ്റൊരുവൻ സ്വാമിയായാലോ, ആ സ്വാമിയായാലോ തനിക്കെന്താ അതുകൊണ്ട് ഗുണം ഉണ്ടോ? അപ്പോൾ അത്തരം ചിന്തകളൊക്കെ എത്ര ബാലിശമാണ്. ഇതിന്റെ തത്വത്തെ മനസ്സിലാക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അത്തരം ബാലിശമായ ചിന്തകൾക്കൊന്നും യാതൊരു പ്രസക്തിയില്ല. ഒരാൾ സ്വാമിയായിരിക്കുന്നത് അയാൾക്ക് വേണ്ടി പറ്റുമെങ്കിൽ അയാളാകുക. അയാൾക്ക് ഈ കാമക്രോധാദികളെയൊക്കെ ജയിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെങ്കിൽ അയാളാകുക. അയാൾക്ക് കഴിയുന്നില്ലെങ്കിൽ അയാളാകാതിരിക്കുക. രണ്ട് വഴിയല്ലേ ഉള്ളൂ, മൂന്നാമതൊരു വഴിയുണ്ടോ? മറ്റൊരാൾക്ക് വേണ്ടി ഒരാൾക്ക് അങ്ങനെ ആയിരിക്കാൻ പറ്റുമോ? തനിക്ക് സ്വയം അതിന് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പിന്നെ മറ്റൊരാൾ അങ്ങനെ ആയിരിക്കണമെന്ന് വേറൊരാൾ ആഗ്രഹിക്കുന്നതിന് എന്താ അർത്ഥമുള്ളത്? എത്ര ബാലിശമായ ചിന്തയാണതല്ല. പിന്നെ അങ്ങനെ ചിന്തിക്കുന്ന എന്താണ്? സ്വയം ആത്മവിശ്വാസം ഇല്ലാത്തവരാണ് ചിന്തിക്കുന്നത്. ആത്മവിശ്വാസം ഇല്ലാന്ന് വെച്ചാൽ അവൻ വീണ അടുത്ത് ഞാനായിരിക്കും വീഴുന്നത്, ഈ ചിന്തയാണുള്ളത്. അത് ആ ഒരു ചിന്തയാണ്. ഇങ്ങനെ ചിന്തിക്കുന്നതിനും എനിക്ക് വേണ്ടി അവനും കൂടെ സ്വാമിയാവണം, രണ്ടുപേരും കൂടെ കൈകോർത്ത് പിടിച്ചുകൊണ്ട് മുക്തി, അത് നടക്കുന്ന കാര്യമാണ്. മുക്തിയിൽ രണ്ടുപേർക്ക് കൈകോർത്ത് പിടിക്കാൻ പറ്റത്തില്ല. അത് ഈ സംസാരത്തിലാണ്, ഈ ലോകത്തിലാണ്. കാമക്രോധാദികൾ പങ്കുവയ്ക്കുന്നിടത്തേ ഉള്ളൂ ഈ കൈകോർത്ത് പിടിക്കുന്നത്, മറ്റിടത്ത് അങ്ങനെയല്ല. ഏകാഗി, നിരാശി, അപരിഗ്രഹ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്നൊക്കെ മനസ്സിലാക്കി വച്ചിരിക്കുന്നവർ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് മഹാ നാണക്കേടാണ്, പുറത്തു പറയാൻ കൊള്ളത്തില്ല. പിന്നെ ഒന്നുണ്ട്, ശിശുക്കൾക്ക് നാണമില്ലല്ലോ. ശൈശവത്തിൽ നാണമില്ലല്ലോ, അവർ വസ്ത്രം ധരിക്കാറില്ല, അവർക്ക് മാനാഭിമാനങ്ങളൊന്നുമില്ല. പക്ഷെ അത് വിവേകം കൊണ്ടല്ല, അവിവേകം കൊണ്ടാണ്. അതുകൊണ്ട് എന്താണ് ഇത് സംഭവിക്കുന്നത് ഓരോരുത്തരിലും? അത് ഈ അവിദ്വലോക അധ്യാരോപം, അതാണ് സംഭവിക്കുന്നത്. അത് വിവേകമുള്ളവൻ, വേറൊരുത്തരിൽ കാമമോ ക്രോധമോ ലോഭമോ മോഹമോ എന്തോ ഉണ്ടാവും, അതവനതിനോട് താതാത്മ്യപ്പെടുന്നു. അത് അവന്റെ അവിവേകം കൊണ്ട് സംഭവിക്കുന്നത്. താനെന്തിനാ അതിന് പശ്ചാത്തപിക്കുന്നു, ദുഃഖിക്കുന്നു, വ്യാകുലപ്പെടുന്നത്? തന്റെ കാര്യം നോക്കുക, തനിക്ക് ഇതൊക്കെ സംഭവിക്കുന്നുണ്ടോ? ഈ തത്വബോധമുള്ളവൻ ഒരിക്കലും, ഓരോ ജീവനും ആ ജീവന്റേതായ ഒരു ഗതിയുണ്ട്, ആ ഗതിക്കനുസരിച്ച് പോകും. അതിനെ മാറ്റാനും മറിക്കാനും ആർക്കും സാധ്യമല്ല. ആര് വിചാരിച്ചാലും സാധ്യമല്ല, അത് ആ വഴിക്ക് പോകും. അവനവന്റെ വഴി എന്താണെന്ന് അവനവും കണ്ടുപിടിക്കുക, ആ വഴിക്ക് പോവുക. അതെങ്ങനെ കണ്ടുപിടിക്കണം? ഈ വിവേകം ഉപയോഗിച്ചിട്ട്. അതിനാണ് ഈ വിവേകം. ആ വിവേകം ഒരുവനിൽ ദൃഢമാകുന്നില്ലെങ്കിൽ പിന്നെ അവനെ സംബന്ധിച്ച് വേറെ വഴിയൊന്നുമില്ല. അവനെ സംബന്ധിച്ച് അവന്റെ വഴിക്ക് പോവുക, അല്ല വേറെ നിവർത്തിയില്ല. അപ്പോൾ ആ തത്വബോധമുള്ളവൻ നാന ശോചന്തി പണ്ഡിതാഹ, മറ്റുള്ളവരെ കുറിച്ച് ഒരിക്കലും ദുഃഖിക്കുന്നില്ല, ചിന്തിക്കുന്നുമില്ല. അവന്റെ വഴി എന്തോ, ആ വഴിക്ക് അവൻ സഞ്ചരിക്കുന്നു. അവിടെ അവന് വേറെ കൂട്ടിന്റെ ആവശ്യമൊന്നുമില്ല. ഈ വിവേക ദാർഢ്യം, അതിനു വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടത്. അതിനുവേണ്ടി പറയുന്നു ശോകം മോഹം എങ്ങനെയാണോ പ്രാണധർമ്മമായിരിക്കുന്നത് അതുപോലെ മനോധർമ്മമാണ് ശോകമോഹങ്ങൾ. ശോക ഇതി കാമ, ശോകത്തോടെ കാമമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ട്? ഇഷ്ടം വസ്തു ഉദ്ദേശ്യ ചിന്തയതോ യഥാരമണം തത്കൃഷ്ണാഭിഭൂതസ്യ കാമബീജം തേന ഹി കാമോദ്ദീപ്യത. കാമം ഉള്ളിൽ വർദ്ധിക്കുന്നത് എങ്ങനെ? ഒരു വസ്തു ഇഷ്ടമാണെന്ന് തോന്നുക, എന്നിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുക. സംഘാസഞ്ചായതേ കാമ എന്താ നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പോ എന്തുവരുന്നു? അരമണം. അപ്പോ കാമ്യമായ വസ്തുവിന്റെ പ്രാപ്തി വരെ ആ വസ്തുവിനെ അവന് സന്തോഷിക്കാൻ കഴിയുന്നില്ല, ആ വസ്തുവിന് സന്തോഷം കൊടുക്കുന്നില്ല. പക്ഷെ ആ വസ്തു അനുകൂലമാണ്, കാമ്യമാണെന്ന് ചിന്തിക്കുന്നു. ചിന്തിച്ചിരിക്കുന്ന സമയത്ത് എന്താണ്? അവന് ദുഃഖമാണ്, അത് പ്രാപിക്കുന്നില്ലല്ലോ, ഇഷ്ടമാണ്. വിരഹ ദുഃഖമൊന്നും മറ്റും പറയുന്നു. ഇഷ്ടമായത് പ്രാപ്തമാകാതിരിക്കുമ്പോൾ വരുന്ന ദുഃഖം. ആദ്യം അത് ഇഷ്ടമെന്ന് തോന്നണം, ആദ്യം അനുകൂലമെന്ന് തോന്നണം, പിന്നെ ആ വസ്തു ഇഷ്ടമാകണം, പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കുക. ചിന്തിക്കുമ്പോൾ അത് പ്രാപ്തമാകാത്തതുകൊണ്ട് തനിക്ക് അതിനോട് താതാത്മ്യപ്പെടാൻ കഴിയാത്തതുകൊണ്ട് മാനസികമായി അവിടെ ദുഃഖം, സന്താപം, ദുഃഖം വരും. അപ്പൊ കാമം തന്നെ അവിടെ ദുഃഖം എന്ന് ഭാഷകാരൻ പറയുന്ന അതാണ്. അപ്പൊ അവനെന്ത് ചെയ്യുന്നു? തത്കൃഷ്ണ അഭിഭൂതസ്യ. അപ്പൊ അവന് അത് പ്രാപ്യമാകാത്തിടത്തോളം കാലം അത് പ്രാപിക്കണമെന്നുള്ള വാശി കൊടുക്കും. ചില പറയില്ല, അതെനിക്ക് നേടിയെടുത്തേ തീരും. അത് അപ്രാപ്യമാണെന്നറിയുമ്പോൾ തൃഷ്ണ വർദ്ധിക്കുന്നു, വളരെ കൂടുന്നു. ഇത് ക്രമേണ സംഭവിക്കുന്നു. മനസ്സിൽ എന്തെങ്കിലും ഒന്ന് അനുകൂലമെന്ന് തോന്നുക, പിന്നെ അതിനോട് ഇഷ്ടം തോന്നുക, പിന്നെ മനസ്സിലതിനെ ധ്യാനിക്കുക, അത് പ്രാപിക്കാതിരിക്കുക, മനസ്സിൽ അതുകൊണ്ട് ദുഃഖം ഉണ്ടാകുക, അന്തസ്താപം, അത് തുടരുക. മനസ്സെന്ത് ചെയ്യുന്നു? പൂർണ്ണമായും ആ തൃഷ്ണയ്ക്ക് കീഴടങ്ങുന്നു മനസ്സ്. അതാണ് സംഘം കൊണ്ട് കാമെന്ന് അവിടെ പറഞ്ഞത്. അപ്പോ ഇവിടെ എന്തായി? കാമബീജം, ആ ശോകം, അതാണ് കാമത്തിന് ബീജമായത്. എന്തുകൊണ്ട്? കിട്ടാതിരുന്നപ്പോൾ ദുഃഖം വന്നു, ദുഃഖം വന്നപ്പോൾ വീണ്ടും ആഗ്രഹം കൂടി, വീണ്ടും കാമം കൂടി, അത് എങ്ങനെയും പ്രാപിച്ച ഇടങ്ങും. അതുകൊണ്ടല്ലേ മോക്ഷത്തെക്കുറിച്ച് പോലും പറയുന്ന തങ്ങൾ പറയുന്നതാണ്, മുക്തിക്കുള്ള ആഗ്രഹം. അതുകൊണ്ട് അവന് അന്തസ്താവം വന്നു, അവന് മുക്തി വേണം, അത് ലഭിക്കുന്നില്ല, അതുകൊണ്ടവന് ദുഃഖമുണ്ടായി എന്നെല്ലാം പറയും. ഇവിടെ പൊതുവായി പറയുന്നു, ഇവിടെ അത് ഉദ്ദേശിക്കുന്നത് അവനെ തത്വത്തിൽ നിന്നും വ്യതിചലിപ്പിക്കുന്ന കാമങ്ങളാണ്. മനസ്സിലേത് സമയം കടന്നു വരാം, കടന്നു വന്നാൽ ഇതെല്ലാം സംഭവിക്കും. ദുഃഖം വരും, ദുഃഖം കാമത്തെ വർദ്ധിപ്പിക്കും. തേന ഹി കാമോദ്ദീപ്യതേ, ദുഃഖം കൊണ്ട് കാമം വർദ്ധിക്കുന്നു. അതുകൊണ്ട് ഇത് രണ്ടും ഒന്ന് തന്നെ. ശോകം എന്ന് പറയുന്നത് കാമം തന്നെ. മോഹസ്തു വിപരീത പ്രത്യേക പ്രഭവ വിവേകോ ഭ്രമ. മോഹം എന്താണെന്ന് നമുക്കറിയാം, വിപരീത ജ്ഞാനം കൊണ്ടുണ്ടാകുന്നത്. അവിവേകം, ഭ്രമം എന്നെല്ലാം പറയുന്നു. ഇത് ഞാനെന്ന് ശരീരത്തെ അറിയുന്നു, മോഹമാണ്. അതുകൊണ്ടുണ്ടാകുന്ന ഭ്രമങ്ങൾ, എനിക്ക് ജനനമുണ്ട്, എനിക്ക് മരണമുണ്ട് തുടങ്ങി വരുന്ന ഭ്രമങ്ങൾ, സച്ച അവിദ്യ, ഈ ഭ്രമം, ഇതിനെ അവിദ്യ എന്ന് പറയുന്നു. വിപരീത പ്രത്യയം, വിപരീത പ്രത്യയം അതിനൊത്തൊടുത്ത് വരുന്ന ജ്ഞാനം ഇതാണ്. സർവ അസ്യ അനർത്ഥസ്യ പ്രസവ ബീജം, എല്ലാ അനർത്ഥത്തിൻ്റെയും കാരണം, അതെല്ലാം നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഭിന്ന കാര്യത്വ തയോഹോ ശോകം മോഹയോ അസമാസകരണം. ശോകം മോഹം എന്ന് പ്രത്യേകം പ്രത്യേകം പറഞ്ഞു എന്നുണ്ട്, ഇത് രണ്ട് കാര്യങ്ങളാണ്. മോഹം എന്ന് വെച്ചാൽ ഈ പറയുന്ന ഭ്രമം, ശോകം എന്ന് പറഞ്ഞാൽ കാമം. അതുകൊണ്ട് രണ്ടിനും രണ്ടായി പറഞ്ഞു. തവ മനോഅധികരണം, ഇത് രണ്ടും മനസ്സിലാണ് സ്ഥിതി ചെയ്യുന്നത്. തഥാ ശരീരാധികരണവും ജരാം മൃത്യും, ശരീരത്തിലാണ് ജരയും മൃത്യും. ചാത്യേതി, ഇതിനെല്ലാം അതീതമായിരിക്കുന്നു. ശോക മോഹങ്ങൾക്കും, കാമത്തിനും മോഹത്തിനും, ജരയ്ക്കും മൃത്യുവിനും, വിശപ്പിനും ദാഹത്തിനും ഒക്കെ അതീതമായതാണ് തന്റെ സ്വരൂപം. ജരേതി കാര്യകരണ സംഘാത വിപരിണാമോ, ഈ കാര്യകരണ സംഘാതത്തിന്റെ പരിണാമം, മാറ്റം. ബലി ഫലിതാദി ലിംഗ, ശരീരത്തിൽ തൊലിക്കെല്ലാം മാറ്റം വരിക, ചുരുങ്ങുക, ചുളിയുക. ഫലിതാദി തലമുടി നരയ്ക്കുക, ഇതൊക്കെ ശാരീരികമായ പരിണാമങ്ങളാണ്. ഇതിനോടെല്ലാം ഒരുവൻ താതാത്മ്യപ്പെടുന്നു എന്നാണ് പറയുന്നത്. ഞാൻ വൃദ്ധനായി, ഞാൻ യുവാവാണ്, ഈ താതാത്മ്യം വരുന്നു. പരമാർത്ഥത്തിൽ അതില്ലെങ്കിലും ഞാൻ കാമിയാണ്, ഞാൻ ദുഃഖിയാണ്, എനിക്ക് മോഹങ്ങളുണ്ട്, എനിക്ക് വിശപ്പുണ്ട്, ദാഹമുണ്ട്. ഈ താതാത്മ്യങ്ങൾക്കുപരിയായിരിക്കുന്നു തൻ്റെ പരമാർത്ഥ സ്വരൂപം. മൃത്യു മൃത്യുരിതി തദ്വിച്ഛേദു, ഈ ഭൂതപരിണാമം ഇതിൻ്റെ അവസാനം, അതാണ് മൃത്യു. അവസാന പരിണാമം ഇതിൻ്റെ നാശം, അത് മൃത്യുവാണ്. അല്ലെങ്കിൽ പറയും, ഈ സൂക്ഷ്മ തലത്തിൽ നിന്ന്, സൂക്ഷ്മ ശരീരത്തിൽ നിന്ന് ഇതിൻ്റെ വിച്ഛേദം, ഇത് മാറിപ്പോവുക. വിപരിണാമ അവസാനം പറയുന്നു, ഈ പരിണാമത്തിൻ്റെ അവസാനം. ശൈശവം, ബാല്യം, യൗവനം, വാർദ്ധക്യം വരെ പരിണാമമായി. വാർദ്ധക്യത്തിൽ ആ പരിണാമം അവസാനിക്കുന്നു. അത് സ്വാഭാവികമായി സംഭവിക്കുന്നു. അല്ല, ഏത് സമയത്തും ഈ പരിണാമം അവസാനിക്കാം. ശൈശവത്തിലോ ബാല്യത്തിലോ യൗവനത്തിലോ അത് മൃത്യുവാണ്. തവ ജരാ മൃത്യു ശരീരാധികരണവും, അത് സ്ഥൂല ശരീരത്തെ ആശ്രയിച്ചിരിക്കുന്ന. ഇവിടെ എന്താ പറയുന്നത്? അജ്ഞൻ ഈ എല്ലാത്തിനോടും താതാത്മ്യപ്പെട്ടിരിക്കുന്നു. ഇവിടെ പരമാർത്ഥത്തെ ബോധിപ്പിക്കുന്നു. ഈ താതാത്മ്യത്തിന് കാരണം അജ്ഞാനമാണ്. പരമാർത്ഥത്തെ ബോധിക്കുമ്പോൾ അജ്ഞാനം നശിക്കുന്നു. തൻ്റെ പരമാർത്ഥ സ്വരൂപം ഇതിനതീതമാണെന്ന് അവൻ ബോധിക്കുന്നു. അങ്ങനെ ബോധിക്കുന്ന ഒരുവൻ വരുന്ന വ്യത്യാസം, എങ്ങനെയാണോ അജ്ഞൻ ഇതിനോടെല്ലാം താതാത്മ്യപ്പെടുന്നത്, ഇവൻ അതുപോലെ അതിനോട് താതാത്മ്യപ്പെടുന്നില്ല. എങ്ങനെയാണോ അജ്ഞന് ഇതിനോട് ഈ പ്രതീതികളുള്ളത്, അതുപോലെയുള്ള പ്രതീതികൾ ഉണ്ടായാലും, ഇതാ വ്യത്യാസം. അജ്ഞൻ അവിടെ എന്ത് ചെയ്യുന്നു? ഇതിനെല്ലാം ആശ്രയിച്ചിട്ട് അവൻ കർമ്മത്തിലും ഫലത്തിലും മുഴുകുന്നു. തത്വജ്ഞനാണെങ്കിലോ അവിടെ കൃതകൃത്യനാകുന്നു. അതാണ് തത്വജ്ഞാനത്തിൻ്റെ ഫലം. ആ കൃതകൃത്യത ഒരുവൻ അനുഭവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവൻ ഈ താതാത്മ്യത്തിന് പിന്നാലെ. അത് സ്വാഭാവികമാണ്. അവൻ കാമക്രോധങ്ങൾക്ക് അധീനനായി അതിൻ്റെ പ്രവേശിക്കും. വേറെ വഴിയില്ല അവനെ സംബന്ധിച്ച്. അവനങ്ങനെ പോകുന്നല്ലോ എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല, മറ്റൊരു വഴിയൂടെ ഇല്ല. ഒന്നുകിൽ ഇതിൽ നിന്നെല്ലാം മുക്തനാകുക, ഈ തത്വബോധത്തിൻ്റെ ദാർഢ്യം കൊണ്ട് സ്വയം ആ കൃതകൃത്യത അനുഭവിച്ച് ജീവിക്കുക, ഒന്ന്. അത് ഏറ്റവും ശ്രേഷ്ഠം, ഉത്തമം. അവൻ മുക്തിയെ അനുഭവിച്ച് അവൻ ജീവിക്കുന്നു. അതിനുവേണ്ടി പരിശ്രമിക്കുക, അത് നേടിയെടുക്കുക, അത് ഒരു വഴി. അതല്ലെങ്കിൽ പിന്നെന്താണ്? ഈ അധ്യാരോപത്തിനനുസരിച്ച് ജീവിക്കുക, മറ്റൊരു വഴിയില്ല. ഈ വിവേകത്തിൽ ഒരാൾക്ക് തുടരാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ വേറെ വഴി അവൻ്റെ മുമ്പിലില്ല, അങ്ങനെ പോകുന്നു എന്നുള്ള ഏത് അശ്വനായാദ പ്രാണം മനീയ ശരീരാധികാരണ പ്രാണിഷു അനവരതം വർത്തമാൻ അഹോരാത്രാദിവ സമുദ്രോർമ്മിവച്ച പ്രാണിഷു സംസാര ഇത്യുച്ചതി. ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് സംസാരം എന്ന് പറയുന്നത്. ഏത് അശ്വനായ പിപാസ ജരാ മൃത്യു ശോകം മോഹം, ഇതിന്റെ സംസാരം. എന്തുകൊണ്ട് സംസാരമാകുന്നു? ഈ ഇതിനോട് താതാത്മ്യപ്പെടുന്നുണ്ട്, ഇത് പ്രതീതമാകുന്നതുകൊണ്ട് ഇത് സംസാരമാകത്തില്ല, ഇത് താതാത്മ്യപ്പെടുന്നു മാത്രമേ സംസാരമാകുന്നുള്ളൂ. ഇത് പ്രതീതമാകാത്തതുകൊണ്ട് സംസാരം ഒഴിയുന്നില്ല, കാരണം സുഷുപ്തിയിൽ നിന്നും പ്രതീതമാകുന്നില്ല, പക്ഷേ സംസാരം ഒഴിയുന്നില്ല. അവൻ ബന്ധനസ്ഥൻ തന്നെ ജാഗ്രതയിലേക്ക് വരുമ്പോൾ. പ്രാണമന ശരീരാധികരണം, ഇതവിടെ അശ്വനായ പിപാസ പ്രാണനെ ആശ്രയിച്ചിരിക്കുന്നു, ജരാമൃതം ഈ സ്ഥൂല ശരീരത്തെ ആശ്രയിക്കുന്നു, ശോകമോഹം മനസ്സിനെ ആശ്രയിച്ചിരിക്കുന്നു, അനവരതം വർത്തമാന എല്ലാ ജീവന്മാരിലും, ആ തത്വജ്ഞാനിയായാലും ശരി അജ്ഞനായാലും ശരി, ഇത് അവന്റെ പ്രതീതിക്ക് വിഷയമാണ്. അതാണ് അനവരതം വർത്തമാന എന്ന് പറയുന്നത്. ഈ പ്രതീതി ഇല്ലാതാക്കാൻ പറ്റുന്നില്ല. അവിടെ ഒരു വ്യത്യാസം, പ്രതീതിക്ക് ഇതെല്ലാം വിഷയമായിരിക്കും. തത്വജ്ഞാനി എന്ന് പറഞ്ഞ് വിശപ്പും ദാഹവും പ്രതീതമാകാതിരിക്കും ഇല്ല, വിശപ്പും ദാഹവും പ്രതീതമാകും. പ്രാണധർമ്മം പ്രാണനുണ്ടല്ലോ അവിടെ, അതുകൊണ്ട് അത് പ്രതീതമാകുന്നു. അതിന്റെ വ്യത്യാസം എന്താണെന്ന് നമുക്ക് പറഞ്ഞു കഴിഞ്ഞു. അഹോരാത്രാധിപത് സമുദ്ര ഊർമി വച്ച ഇത് ആവർത്തിക്കുന്നു എന്നാണ്. അഹോരാത്രത്തെ പോലെ അഹസ് വന്നിട്ട് രാത്രിയാകാതെ അതിനെ നീക്കാൻ പറ്റുന്നില്ല, രാത്രി വന്നിട്ട് അഹസാകാതിരിക്കാൻ പറ്റുന്നില്ല, ഇത് മാറി മാറി സംഭവിക്കുന്നു ഒന്നിനു പിറകെ ഒന്ന്. അതുപോലെ ശോകം വരുന്നു, മോഹം വരുന്നു, കാമം വരുന്നു, ക്രോധം വരുന്നു, സുഖം വരുന്നു, ദുഃഖം വരുന്നു, വിശപ്പ് വരുന്നു, ദാഹം വരുന്നു, ഇത് ഒന്ന് മാറി മാറി ഇതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. ഒരു വസ്തുവും ഒരിക്കലും അതിന്റെ സ്വഭാവത്തെ വിടുന്നതിന് ഇവിടെ തയ്യാറല്ല. അഗ്നി അതിന്റെ സ്വഭാവത്തെ വിടാൻ തയ്യാറല്ല, ജലം അതിന്റെ സ്വഭാവത്തെ വിടാൻ തയ്യാറല്ല, പ്രാണൻ അതിന്റെ സ്വഭാവത്തെ വിടത്തില്ല. അത് നിലനിൽക്കുന്നിടത്തോളം കാലം മനസ്സ് അതിന്റെ സ്വഭാവത്തെ വിടത്തില്ല, അതിന്റെ സ്വഭാവം ദ്വന്ദ്വാത്മകമാണ്, അതങ്ങനെ നിൽക്കും. ശരീരം അതിന്റെ സ്വഭാവത്തെ വിടത്തില്ല, ആ പരിണാമം അതിന് സംഭവിച്ചതിനെ തീരും. ഇതിങ്ങനെ നിൽക്കുകയാണ് വിവേകം വന്നിട്ട് ഇതിൽ നിന്നെല്ലാം അവനെ മുക്തനാക്കുന്നു. അല്ല, ഇതിനെ മാറ്റുകയും മറിക്കുകയും ചെയ്യാന്നുള്ള വിവേകത്തിന് എന്ത് ചെയ്യുന്നു? ഇതിനെ വേർപെടുത്താൻ കഴിയും, അതതിന്റെ സ്വഭാവത്തെ തുടരുന്നു. അസംഗശസ്ത്രേണ ദൃഢേന ചിത്വ എന്നൊക്കെ അവിടെ പറഞ്ഞത് അടുത്ത് നമ്മളത് വിശദീകരിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ തുടരുന്നു. ഇത് എന്താണ്? ഇതിനോട് ഇതിനെ തന്നിലേക്ക് അധ്യാരോപം നടത്തിയാൽ, താൻ ഇതിനോട് താതമ്യപ്പെട്ടാൽ ഇത് സംസാരം. മറിച്ചാണെങ്കിലോ യോസു ദൃഷ്ടേ ദൃഷ്ട ഇത്യാദി ലക്ഷണ സാക്ഷാ അമ്യഹേതു അപരോക്ഷ ദഗുണ സർവാന്തര ആത്മാ ബ്രഹ്മാതിസ്തംഭപര്യന്താനാം ഭൂതാനാം അശ്നായ പിപാസാദിഭി സംസാരധർമ്മേ സദാ ന സ്പൃശ്യതി ആകാശയുത ഇവ ഘനാദിമനേഹി തമേദം വ ആത്മാനം സംതത്വം വിദിത്വ. അവിടെയാണ് പ്രാധാന്യം. ഒന്ന്, ഈ സംസാരം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതിന് മറുവശം എന്ന് പറയുന്നതോ യോസു ദൃഷ്ടേ ദൃഷ്ട വായിരിക്കുന്നവൻ ഇത്യാദി ലക്ഷണം സാക്ഷാ അഭ്യവീതം അപരോക്ഷം അഗൗണം അതെല്ലാം നമ്മൾ വ്യാഖ്യാനിച്ചാണ്. സർവാന്തര ആത്മാ ബ്രഹ്മാതിസ്തംഭപര്യന്താനാം, ആർക്കാണോ ഈ സംസാരമുള്ളത് അവരെയാണ് ബ്രഹ്മാവ് തുടങ്ങി കുറിക്കൊടി വരെയുള്ള ജീവന്മാരുടെ ഭൂതാന എന്ന് വെച്ചാൽ ജീവന്മാരുടെ അശ്വനായ പിപാസാദിഭി സംസാരധർമ്മൈഹി ഈ സംസാരധർമ്മം അതിന് സദാ ന സ്പൃശ്യതേ ഒരിക്കലും സദാ എന്ന് പറയുന്നു. നീ സംസാരിയായാലും ശരി അസംസാരിയായാലും ശരി, നീ ബദ്ധനായാലും ശരി നീ മുക്തനായാലും ശരി, നിന്നിൽ വിവേകമുണ്ടെങ്കിലും ശരി നിന്നിൽ അജ്ഞാനമുണ്ടെങ്കിലും ശരി, സദാ ന സ്പൃശ്യതേ ഈ തത്വം പിന്നെ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. തത്വത്തെ ഇത് സ്പർശിക്കുന്നില്ല. ആകാശീവ ഘനാദിമലൈഹി ആകാശത്തെ പോലെ മേഘം തുടങ്ങിയ മലങ്ങൾ അതിൽ ബാധിക്കാതെ അതവിടെ പ്രതീതമാകുന്നുണ്ടെങ്കിലും എങ്ങനെയാണോ അത് നിലനിൽക്കുന്നത് അതുപോലെ ആണ് തത്വം. ഈ രണ്ട് കാര്യത്തെ ഇവിടെ വിശദീകരിച്ചു, ഒന്ന് സംസാരം മറ്റൊന്ന് പരമാർത്ഥ തത്വം. ആ സംസാരം എന്ന് പറയുന്നതാണ് തന്റെ അനുഭവത്തിന് വിഷയമായിരിക്കുന്നത്, ആ പരമാർത്ഥ തത്വമാണ് തന്റെ സ്വരൂപമായിരിക്കുന്നത്, അതിന് അപരോക്ഷമാണ് അവ്യഹിതമാണ് അഗുണമാണെന്നെല്ലാം പറഞ്ഞു. തമേതം വ ആത്മാനം അത് നിന്റെ സ്വരൂപമാണ്. രണ്ടാമത് പറഞ്ഞത് സ്വം തത്വം അതാണ് നിന്റെ തത്വം പരമാർത്ഥം. സ്വം തത്വം എന്ന് വെച്ചാൽ തന്റെ തത്വാരുടെ ശ്രോതാവിന്റെ തത്വം, ഇതാണ് ശ്രുതി ബോധിപ്പിക്കുന്നത്. ശ്രോതാവായിരിക്കുന്ന നിന്റെ തത്വം വിദിത്വ ആ തത്വത്തെ അറിയുന്നു. ഇവിടെയാണ് ഇവിടെ മുതല വിദിത്വ വേദന എന്ന് പറഞ്ഞാൽ അറിവെന്നർത്ഥം. മലയാളത്തിലെ വേദനയല്ല, ഇതിനെക്കുറിച്ചുള്ള ബോധം അതിനെ പറയുന്നു ജ്ഞാത്വ അറിയുന്നു, അതാണ് തത്വബോധം എന്ന് പറയുന്നത്. ആ തത്വബോധത്തിന്റെ പ്രാധാന്യം ഇവിടെ ഏതാണ്? എങ്ങനെ അയമഹം അസ്മി പരം ബ്രഹ്മ ഈ ഞാൻ, അയമഹം എന്ന് പറയുന്ന ഈ ഞാൻ എന്ന് ഏതൊരു എന്നെയാണോ ഈ ശരീരമായി അല്ലെങ്കിൽ ഈ ശരീര സംബന്ധിയായി ഞാൻ ഇതുവരെ അറിഞ്ഞുകൊണ്ടിരുന്നത് അതാണ് ഈ ഞാൻ എന്ന് പറയുന്നത്. അയമഹം, അയം എന്ന് വെച്ചാൽ ഈ എന്ന് പറയുന്ന, അഹം എന്ന് വെച്ചാൽ ഞാൻ. അങ്ങനെ പറയേണ്ടി വരുന്നത് എന്തുകൊണ്ട്? ഇതുവരെ ഈ ഞാൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ശരീരത്തെയാണ്, അല്ലെങ്കിൽ ശരീരം മനസ്സ് പ്രാണൻ ഈ പറഞ്ഞ ഈ സംഘാതത്തെയാണ് ഇവിടെ ശരീരം. അസ്മി പരം ബ്രഹ്മ അസ്മി, എനിക്കിതുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഞാൻ പരമമായ തത്വമാണ്. അവിടെ ആത്മാ എന്ന് നേരത്തെ പറയുമ്പോൾ എന്താണ്? കേവലമായ ഈ സംഘാതത്തിൽ ഉള്ള തൻ്റെ തത്വത്തെ ഗ്രഹിക്കുന്നു. ബ്രഹ്മ എന്ന് പറയുമ്പോഴോ തൻ്റെ ഈ സംഘാതത്തിലുള്ള സർവസംഘാതങ്ങളിലും സർവപ്രപഞ്ചത്തിനും ആധാരമായിരിക്കുന്നു ഈ തത്വം. തൻ്റെ തത്വം തന്നെയാണ് സർവത്തിനും ആധാരമായിരിക്കുന്നത് എന്ന ഏകത്വബോധം. സദാ സർവസംസാര വിനർമുക്തം പറയുന്നു. അതെപ്പോഴും അതാ പറയുന്നു, നീ ജ്ഞാനിയാണോ അജ്ഞാനിയാണോ എന്നുള്ള ഇവിടെ വിവരമാണ്, നീ സംസാരിയാണോ അസംസാരിയാണോ എന്നുള്ളതിലൂടെ പ്രസക്തിയില്ല. സദാ ഞാൻ എന്താണ്? സർവസംസാര വിനർമുക്തം, സർവസംസാര വിനർമുക്തമാണ്. അതുകൊണ്ട് തന്നെ എന്താണ്? നിത്യതൃപ്തം, ഇതാണ് കൃതകൃത്യത എന്ന് പറഞ്ഞു നേരത്തെ. ഈ ബോധം കൊണ്ട് എന്ത് ചെയ്യുന്നു? നിത്യതൃപ്തനായിരിക്കുന്നു, കൃതകൃത്യനായിരിക്കുന്നു. അത് ആ വിവേകത്തിന്റെ ദൃഢതമുണ്ട്. അതുകൊണ്ട് അവനെ തൃപ്തിക്ക് വേണ്ടി മറ്റൊന്നിനെ ആശ്രയിക്കേണ്ടി വരുന്നു. ഇത്തരൊരു വിവേകം ഒരുവനുണ്ടായാലും ആ വിവേകത്തിന്റെ ദാർഢ്യമില്ലെങ്കിൽ അവൻ ഇതിൽ തൃപ്തനാകത്തില്ല, ഈ അറിവിൽ തൃപ്തനാകത്തില്ല. അവനെങ്ങനെയാണോ ഈ ബോധമില്ലാത്ത അജ്ഞൻ തൃപ്തിക്ക് വേണ്ടി മറ്റു വിഷയങ്ങളെ അന്ധമായി വിവേകശൂന്യമായി ആശ്രയിക്കുന്നത്, അതുപോലെ വിവേകമുള്ളവനും ആശ്രയിക്കും. വിവേകത്തിന്റെ ദാർഢ്യമില്ലാത്തതുകൊണ്ടാണ്, അതുകൊണ്ട് അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവന്റെ വിവേകത്തിനുള്ള ദൃഢതയില്ല, മറ്റു വിഷയങ്ങളെ ആശ്രയിക്കുന്നു, മറ്റു വിഷയങ്ങളിൽ ആനന്ദിക്കുന്നു, മറ്റു വിഷയങ്ങളിൽ രതിക്കുന്നു. ആത്മക്രീഡ ആത്മരതി അതൊന്നും അവനില്ല, അതങ്ങനെ സംഭവിക്കുന്നു. ഇത് സ്വാഭാവികമാണ്, എന്തുകൊണ്ട് അനാദി എന്ന് പറയുന്ന അവിദ്യ എന്ന് പറയുന്ന അവന്റെ സ്വഭാവമാണ്. അപ്പൊ അതിനെക്കുറിച്ച് വിവേകമുള്ളവൻ അനുശോചിക്കുന്നില്ല. അത് ഈ ലോകത്തുള്ള ജീവന്മാരെല്ലാം അങ്ങനെയാണ്. ഇപ്പോ ഒരുവൻ അങ്ങനെ സംസാരത്തിൽ കഷ്ടപ്പെട്ടു പോകുന്നുള്ളു എന്നൊക്കെ ചിന്തിക്കുന്ന എന്താണ്? അവനോടുള്ള ആസക്തി കൊണ്ടാണ്, മാനസികമായ ആസക്തി കൊണ്ടാണ്. ആ വിവേകം ഇല്ലായ്മ കൊണ്ട് ഒരുവൻ അങ്ങനെ വിവേകത്തിന്റെ പാതയിൽ നിന്ന് മാറിപ്പോയാൽ ആ വിവേകം അവിടെ എന്ത് ചെയ്യും? അവൻ സുഖത്തെ പ്രതീക്ഷിച്ചാണല്ലോ പോകുന്ന ഒരാൾ. തീർച്ചയായിട്ടും സുഖത്തെ കിട്ടും, അതോടൊപ്പം ദുഃഖവും വരും. അത് വരുമെന്നറിഞ്ഞാലും എന്ത് ചെയ്യുന്നു? സുഖത്തിന്റെ പറയൂ ദുഃഖം വരും. ആ ദുഃഖം വരുമ്പോൾ വീണ്ടും പഴയ വിവേകം ഉണരും. അപ്പോ അവന് സ്മൃതി ഉണ്ടാവും, ഇത് അബദ്ധമായല്ലോ എന്ന സ്മൃതി ഉണ്ടാവും. സ്മൃതി ഉണ്ടാകുമ്പോൾ വീണ്ടും അവന് വിവേകത്തിന്റെ മാർഗത്തിലേക്ക് പോവും. അങ്ങനെ ഇവിടെ പറയുന്ന എന്താണ്? അദ്വൈത ശാസ്ത്രത്തിൽ അനേക ജന്മങ്ങളിൽ ഇങ്ങനെ സുഖത്തിന്റെ പുറകെ പോയി അത് ദുഃഖമാണെന്ന് മനസ്സിലാക്കി വീണ്ടും വിവേകത്തിന്റെ പാതി വന്ന് വീണ്ടും അവിടെ നിന്ന് വഴി പോയി വീണ്ടും തിരിച്ചു വന്ന് അങ്ങനെ പലതവണ ആവർത്തിച്ചവനാണ് ഇപ്പോ സിദ്ധനായി ജ്ഞാനിയായിരുന്നു കൊണ്ട് വേറൊരുത്തിനെ കുറ്റം പറയുന്നു. ഓ, അവൻ അവിവേകിയായിപ്പോയി, ഈ വഴിയിലൂടെയാണ് താനും കടന്നു വന്നത്, ഇനിയും ഈ വഴിയിലൂടെ നടക്കില്ല എന്നുള്ള യാതൊരു ഉറപ്പുമില്ല, യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. എന്നിട്ടും മറ്റുള്ളവനെ നോക്കിയിട്ട് വിലപിക്കുകയാണ്, എത്ര വിഡ്ഢികളാണ്, പമ്പര വിഡ്ഢികളെന്ന് പറയേണ്ടി വരും. കാരണം തനിക്ക് പറ്റിയതിൽ യാതൊരു പശ്ചാത്താപവും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, മറ്റവന് പറ്റുന്നതിനെ കുറിച്ചാണ് വ്യാകുലത. ഇത് അഹോരാത്ര പതിപ്പ് പറഞ്ഞില്ലേ, പകലും രാത്രിയും പോലെ ഇതിങ്ങനെ, അല്ലെങ്കിൽ സമുദ്രത്തിലെ ഓർമ്മയെ പോലെ ഇതിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് എത്രയോ സംഭവിച്ചതാ. ഇനിയും സംഭവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പൊ ആരാ അവിടെ തടയുന്നത്? അത് വിവേകത്തെ ആശ്രയിച്ചിരിക്കുന്നു. മറ്റുള്ളവരെ കുറിച്ച് ദുഃഖിക്കേണ്ട കാര്യം, ചിന്തിക്കേണ്ട കാര്യം ഈ വിഷയത്തിലില്ല. ഈ വിഷയത്തിൽ ഓരോരുത്തരും ഏകാഗിയാണ്, കൂട്ടിനാരും കിട്ടത്തില്ല, ഇതിന് പാർട്ണറില്ല. അത് വേറെ കാര്യങ്ങൾക്കൊക്കെയാണ്. ഏകാഗിയായി പോകേണ്ട മാർഗമാണ്. അവനെന്ത് ചെയ്യുന്നു? നിത്യതൃപ്തനായിരിക്കുന്നു. ഇതി ബ്രാഹ്മണാഹ, അങ്ങനെയുള്ള ബോധമുള്ളവൻ ബ്രഹ്മജ്ഞാനി എന്ത് ചെയ്യുന്നു? വിത്തായ, ഇവിടെ പറയും, അങ്ങനെയുള്ള ബോധമുള്ളവൻ ഏതം വൈത്തം ആത്മാനം വിദിത്വ ബ്രാഹ്മണാഹ, ബ്രാഹ്മണൻ യുദ്ധായ അധ ഭിക്ഷാചര്യം ചരന്തി. അവൻ അങ്ങനെയുള്ള ബോധമുള്ളവൻ, ബ്രാഹ്മണൻ എന്ന് വെച്ചാൽ അവിടെ അങ്ങനെയുള്ള ബോധമുള്ള ജ്ഞാനി, വിത്തായ, അവന് മാത്രമേ വിത്താനും സാധ്യമാകൂ. ഈ ബോധമുള്ളവന് മാത്രമേ ഇതിനെയൊക്കെ ഉപേക്ഷിക്കുന്നതിനുള്ള, ഈ വേണ്ടാധീനങ്ങളെല്ലാം വലിച്ചെറിയുന്നതിനുള്ള ബലമെന്നടത്ത് പറയും അടുത്ത്. ആ ബലം അങ്ങനെയുള്ള വിവേകിക്ക് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അവൻ ഭിക്ഷാചര്യം ചരന്തി, അവന് പിന്നെ വേറെന്തിനും താല്പര്യമില്ലാത്തതുകൊണ്ട് അവൻ ഭിക്ഷാചര്യം ചരന്തി. അവൻ ഭിക്ഷുവാകുന്നു, അവൻ സന്യാസിയാകുന്നു, അവന് വേറൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ട്. അങ്ങനെ അല്ലാത്തവനും സ്വാമിയാകണമെന്ന് വാശി പിടിച്ചാൽ നടക്കൂ? നടക്കുന്ന കാര്യമില്ല. എന്തൊക്കെയാണ് നടക്കാത്തതെന്ന് നമ്മൾ അടുത്ത ദിവസം ചർച്ച ചെയ്യും. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.